ചേതനാവുത്തിനുഭവാനുപകമൈതിചിത്രാണസ്യവിശിഷ്ടേനാമഭിർആമന്ത്രണദർശനാത്ചേതനാവുത്തുമഭ്യോമതം ഉപാധിജനിതാത്മനോരൂപഫലാത്മകഥാത്മനോരൂപാധിജനിതവിദ്യാധ്യാരോപിതനിമിത്തോലോകസ്യക്രിയാകാരകഫലാഭിമാനസംസാരൂപവിദ്യയാ ഇവിടെ സുഷുപ്തി സുഷുപ്തനായ ആ വ്യക്തിയെ കാണുമ്പോൾ അവിടെ പ്രകടമായിരിക്കുന്ന പ്രാണൻ, ആ പ്രാണൻ നിരുപാധിക രൂപമല്ല. ഇവിടെ അജാതശത്രു വെളിപ്പെടുത്തുന്നത് ആ നിരുപാധിക രൂപത്തെയാണ്. അതുകൊണ്ട് പ്രാണദേവതയെ സ്വീകരിക്കാൻ പാടില്ല. എന്തിന്? ആ നിരുപാധിക രൂപത്തെ ബോധ്യപ്പെടണം. സനിരുപാധികാത്മസ്വരൂപ വിദ്യ. കാരണം ഈ സംസാരം അവിദ്യ അധ്യാരോപിതമാണ്. ആ നിരുപാധികമായ രൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് അനുഭവപ്പെടുന്നതാണ് വിദ്യാധ്യാരോപിതം. അത് ആ നിരുപാധികമായ ആത്മാവിനെ കുറിച്ചുള്ള അറിവ് കൊണ്ടില്ലാതാകണം. അതിന് ആ തസ്വരൂപ അനിരുപാധിക രൂപത്തെ, നിർവിശേഷമായ രൂപം, നിർവിശേഷമായ രൂപം വ്യക്തമായിരിക്കുന്നത് സുഷുപ്തിയിലാണ്. ജാഗ്രത സ്വപ്നങ്ങളെ അപേക്ഷിച്ച് ജാഗ്രത സ്വപ്നങ്ങളിൽ ഇത് കലർന്നനുഭവപ്പെടുന്നു. സുഷുപ്തിയിൽ ഒരു കലർപ്പുമില്ലാതെ അനുഭവപ്പെടുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഉപനിഷത്തിവിടെ ശ്രമിക്കുന്നത്. ബ്രഹ്മത്തെ ബ്രവാണി എന്ന ഏതാവത വിദ്യതം ഭൂതി അടുത്ത നാലാം അധ്യായത്തിൽ രണ്ടിൽ ഏതാവത രേഖല്ലാമൃതത്വം നാലാം അധ്യായത്തിൽ ഇതിജ വസംഹാര രണ്ടിൽ തുടങ്ങി നാനാധ്യായം വരെ ഉള്ള ഈ ഭാഗങ്ങളിലും ഇക്കാര്യം തന്നെ പറയുന്നു. അസ്വസ്വരൂപം നിരുപാധികമാണ്, നിർവിശേഷമാണ്. ആ സ്വരൂപത്തെക്കുറിച്ചുള്ള, തൻ്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധമില്ലായ്മ, അതുകൊണ്ടാണ് ജാഗ്രതയിൽ ഈ അനുഭവങ്ങൾ. ബ്രഹ്മത്തെ ബ്രവാണി, ബ്രഹ്മത്തെ ഉപദേശിക്കാം. ഏതാവത വിദിതം ഭവതി, അതിൻ്റെ ആ നിർവിശേഷ രൂപത്തെ അറിയാതെ ബ്രഹ്മതത്വത്തെ അറിയാൻ കഴിയില്ല എന്ന് തുടങ്ങി ഏതാവത രേഖല്ലാമൃതത്വം, ആ നിർവിശേഷമായ സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവ്, ഇതാണ് അമൃതത്വ സാധനം, മോക്ഷസാധനം. ഇതിജ ഉപസംഹാര എന്ന് പറയുമ്പോൾ മുക്തിക്ക് സാധനമായി ആ നിർവിശേഷ രൂപത്തെ കുറിച്ചുള്ള അറിവല്ലാതെ മറ്റൊന്നുമില്ല. മുക്തിയുടെ സാക്ഷാത് സാധനം ആ ബോധത്തിൽ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നെന്തുകൊണ്ട് പറയുന്നു? ആ ബോധം കൊണ്ട് മാത്രമേ ഈ അറിവില്ലായ്മ നശിക്കൂ. അറിവില്ലായ്മ നശിക്കുന്നത് തന്നെ മുക്തി. അതുകൊണ്ട് യഥാവതരേഖല്ലോ അമൃതത്വം, ഇതാണ് അമൃതത്വ സാധനം. ഇതുവരെ വിശദീകരിച്ചാണ് ജ്ഞാനം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അതോ അന്യ അന്തരാളെ വിവക്ഷത മുക്തം വാസ്തി. അതല്ലാതെ നിങ്ങൾ പറയുന്ന ഇവിടെ ദേവതാത്മാവോ മറ്റു തരത്തിലുള്ള ഉപാസനകളോ ഒന്നും തന്നെ ഇതിനിടയ്ക്ക് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. തന്റെ നിർവിശേഷമായ ആ സ്വരൂപത്തെ കുറിച്ചല്ല. ഉപാസനകളും മറ്റും പറയുന്നുണ്ടല്ലോ, പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും മുക്തി സാധനമായി പറയുന്നില്ല. അതെല്ലാം പറയുന്നിടത്ത് തന്റെ ഫലവും പറയുന്നുണ്ട്, ഇന്ന ഉപാസനയ്ക്ക് ഇന്ന ഫലം. അത് നമ്മൾ മുമ്പ് കണ്ടതാണ്. മുക്തി സാധനമായി മറ്റൊന്നും പറഞ്ഞിട്ടില്ല, ആത്മബോധമല്ലാതെ. അത് നിർവിശേഷ ആത്മബോധം. അത് ആത്മാവിനെ എങ്ങനെയെങ്കിലും ധരിച്ചാലും പോരാ. തസ്മാത് അനവസര സമത്വഗുണഭാവ അനുപകം ഐതി ചോദ്യസ്യ. അതുകൊണ്ട് ഇവിടെ ഈ ദേവതാ വിഷയത്തെ കുറിച്ചുകൂടെ കൊണ്ടുവന്ന ആ ചോദ്യം ഒന്നും നിലനിൽക്കുന്നതല്ല. ഇവിടെ നിർവിശേഷ ആത്മാവിനെ തന്നെയാണ് ബോധിപ്പിക്കുന്നത്. വിശേഷവതോ ഹി സ്വാഭാവികസ്യ സംവ്യവഹാരാർത്ഥോ ഗുണഗുണിഭാവോ എന്ന വിപരീതസ്യ. നിർവിശേഷമല്ല, നേരെ വിപരീതമായിട്ടുള്ളത്. അതാണ് സ്വാഭാവികം. അതിൻ്റെ വ്യവഹാരത്തിന് വേണ്ടി കർത്തൃത്വ ഭോക്തൃത്വവാദികളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഗുണഗുണി ഭാവവും മറ്റും ചർച്ച ചെയ്യുന്നത്. ഗുണഭാവാനുഗമ എന്ന് പറഞ്ഞല്ലോ, അതിനെ നിഷേധിക്കുകയാണ്. എന്നെ നിരുപാധികമായ ഒരു വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ ദേവത മറ്റും വരേണ്ട കാര്യമില്ല. നിർവാഖ്യോ ഹി വിജിജ്ഞാപേക്ഷിത സർവസ്യം ഉപനിഷതി എന്ന് പറയും. നിരുപാഖ്യമായ ഒന്നും വെച്ചാൽ നിരുപാധികമായ തത്വം, സുഷുപ്തി എന്ന ദർശനത്തിലൂടെ പരമാവധി മനസ്സിലാക്കാവുന്നു. അതല്ലാതെ ഇതിനെ മനസ്സിലാക്കാൻ അതിനോളം പറ്റിയ വേറെ വഴിയില്ല. നിരുപാധിക രൂപത്തിൽ സ്വാഭാവികമായ രൂപങ്ങൾ മനസ്സിലാക്കാം, ദേവതാരൂപങ്ങളെയും മറ്റുമെല്ലാം മനസ്സിലാക്കാം. പക്ഷെ നിരുപാധികമായ ആ സ്വരൂപത്തെ ആണ് ഉപനിഷത്ത് വെളിപ്പെടുത്തുന്നത്. മോക്ഷസാധനമായി എന്നുകൂടി ചേർക്കണം. സർവസ്യ ഉപനിഷതി. ഉപനിഷത്തിൽ നാനാ വിഷയങ്ങൾ വരുന്നുണ്ടല്ലോ, ഉപാസനകളും മറ്റും. എന്ന് ചോദിച്ചാൽ അതൊന്നും മോക്ഷസാധനമായിട്ടില്ല. മോക്ഷസാധനമായിരിക്കുന്ന ജ്ഞാനം, ആ ജ്ഞാനം നിരുപാധികമായ സ്വരൂപത്തിന്റെ ജ്ഞാനമാണ്. വിജിജ്ഞാപേക്ഷിത, അത് ആ തരത്തിൽ ബോധ്യപ്പെടുത്താനാണ് ശ്രുതി ശ്രമിക്കുന്നത്. സയേഷ നീതി നേതി ഉപസംഹാര. കാരണം ഇതെന്ന ഇതെന്ന എന്ന് പറഞ്ഞ് മറ്റുള്ള ദേവതാരൂപങ്ങളെയും സർവത്തെയും നിഷേധിക്കുന്നു. സുസ്വരൂപം നിർവിശേഷമാണ്, നിരുപാധികമാണ് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയാണ് നേതി നേതി എന്ന് പറഞ്ഞത്. തസ്മാത് ആദിത്യാദി ബ്രഹ്മഭ്യ ഏതേഭ്യോ വിജ്ഞാനമയേഭ്യോ വിലക്ഷണോ അന്യോസ്തി വിജ്ഞാനമയ ഇത്യേത സിദ്ധം. അതുകൊണ്ട് മുമ്പ് ഇവിടെ പറഞ്ഞു ഉപാസനയ്ക്ക് വേണ്ടി ആദിത്യ ചന്ദ്രൻ എന്നെല്ലാം പറഞ്ഞ വിദ്യുത്, ഇതെല്ലാം ബ്രഹ്മം തന്നെയാണ്. ഇതിനെല്ലാം ബ്രഹ്മമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം തന്നെ അവിജ്ഞാനമയ, അത് വിജ്ഞാനപ്രധാനമായിട്ടുള്ളതാണ്, ഉപാസനാപ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. എവിടെ ഇത്തരത്തിലുള്ള വർണ്ണങ്ങളുണ്ടോ അതെല്ലാം ആ നിർവിശേഷമായിരിക്കുന്ന പരമാത്മതത്വത്തെ ഉപാസിക്കുന്നതിന് വേണ്ടി നിർദ്ദേശിച്ച, ഇവിടെ പറയുന്നത് അങ്ങനെയല്ല, അവിജ്ഞാനപ്രധാനമായി പറയുന്നു. മറ്റതങ്ങനെയല്ല, ഓരോ ഉപാധി പ്രധാനമായി പറയുന്നു. അതുകൊണ്ട് ഈ ഉപാധി പ്രാധാന്യമുള്ള സൂര്യൻ, ചന്ദ്രൻ, വിദ്യുത് എന്നെല്ലാം പറയുന്ന ഈ ബ്രഹ്മം, ഇതിൽ നിന്നും വിലക്ഷണമായ അന്യവസ്ഥി വിജ്ഞാനമയ, വിജ്ഞാനമയനായ വിജ്ഞാന പ്രാധാന്യം, വിജ്ഞാനത്തിന് പ്രാധാന്യം. കാരണം ആ വിജ്ഞാനത്തിന് പ്രാധാന്യം എന്ന് പറയുന്നത് ഇവിടെ സ്വസ്വരൂപത്തെ ജ്ഞാനം എന്നുള്ള ഒരു ഉപാധിയിലൂടെയാണ് ഗ്രഹിക്കാൻ ശ്രമിക്കുന്നത്, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. സുഷുതിയിലെ നിർവിശേഷമായ രൂപം എന്ന് പറയുമ്പോൾ ജാഗ്രതത്തിലെയും സ്വപ്നത്തിലെയും വിശേഷതകളെല്ലാം നിഷേധിച്ച് ശേഷിക്കുന്നത് എന്ന് ഗ്രഹിക്കുകയാണ്. അപ്പോൾ ജ്ഞാനത്തിനവിടെ പ്രാധാന്യം, അതുകൊണ്ടാണ് അതിനെക്കുറിച്ചുള്ള ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നത്. ആ തത്വം സ്വയം ജ്ഞാനരൂപമായിരിക്കുന്നു. ആ തത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള ഉപായവും ജ്ഞാനം തന്നെ. അതുകൊണ്ട് ജ്ഞാനത്തിന് പ്രധാനമായി ഇവിടെ നിർദ്ദേശിക്കുന്നു. അതുകൊണ്ട് പ്രാണാത്മാവിൽ നിന്ന് ഭിന്നമായി നിർവിശേഷമായ ഒന്നാണ് തന്റെ വാസ്തവ സ്വരൂപം എന്നിവിടെ ബോധ്യപ്പെടുത്തി ഗാർഗിനെ. വീണ്ടും ഗാർഗിനോടുകൂടെ ചോദിക്കുകയാണ് ഇടത്ത് ഉപനിഷത്തിൽ, സഹോവാച അജാതശത്രു എത്ര ഏഷ ഏത് സുപ്തോ അഭൂത് യേഷ വിജ്ഞാനമയ പുരുഷ ഏഷ തഥാ അഭൂത് കുത ഏത് അജാതശത്രു വ്യതിരിക്താത്മാസ്തിത്വം പ്രതിപാദ്യ ഗാർഗ്യം വാച. ഈ ശരീരത്തിനപ്പുറം, ഈ സംഘാതത്തിനപ്പുറം, പ്രാണനപ്പുറം എല്ലാം, ഇതിൽ നിന്നെല്ലാം വ്യതിരിക്തമായിരിക്കുന്ന ഒരു ആത്മാവ് ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തി. വ്യതിരിക്താത്മാസ്തിത്വം പ്രതിപാദ്യ, അങ്ങനെ ഒരു ആത്മാഅസ്തിത്വത്തെ വെളിപ്പെടുത്തിയതിനു ശേഷം അജാതശത്രു ഗാർഗിനോട് ചോദിക്കുന്നതാണ് അടുത്തത്. സഹോവാച അജാതശത്രു, അജാതശത്രു ചോദിക്കുന്ന എന്താണ്? എത്ര യസ്മിൻ കാലേഷ വിജ്ഞാനമയ പുരുഷ ഏത് സ്വപ്നം സുപ്തു അഭൂത് പ്രാക് പാണിപേഷ പ്രതിബോധ. ഇവിടെ ഒരു ആത്മാവിനെ കുറിച്ചാണല്ലോ പറയുന്നത്, സ്വസ്വരൂപത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്വസ്വരൂപത്തെക്കുറിച്ച് സാധാരണ ഒരു ജീവന് ശരീര അഭിമാനത്തോടു കൂടി ചിന്തിക്കാൻ പറ്റും. ഞാൻ നാമം കൊണ്ടും പേരുകൊണ്ടും അറിയപ്പെടുന്ന ഞാൻ, അങ്ങനെ ചിന്തിക്കാൻ കഴിയും. ജാഗ്രതയിൽ ഉണർന്നിരിക്കുമ്പോൾ അതേ ചിന്തിക്കാൻ കഴിയും. അങ്ങനെ അല്ലാതെ ചിന്തിക്കണമെങ്കിൽ സുഷുപ്തിയിലേക്ക് പോകണം. സുഷുപ്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്ന എന്താണ്? അത് ദേഹാഭിമാനം നഷ്ടപ്പെട്ട ഒരു സ്ഥാനം. നേരത്തെ പറഞ്ഞല്ലോ, മൃതകൽപ്പമായ ശരീരം, ഒരു ശവം പോലെയാണ് അവിടെ ശരീരസ്ഥിതി ചെയ്യുന്നത്. ആ ദേഹാഭിമാനമാ ശൂന്യമായി ഇരിക്കുന്നിടത്ത് അവിടെ പറയുന്നു പുരുഷൻ ശേഷിക്കുന്നു. അവിടെ ആ ജീവന് തന്റെ സ്വരൂപനാശം സംഭവിച്ചിട്ടില്ല, ദേഹത്തിന് അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചു എന്നേ ഉള്ളൂ. എത്ര യസ്മിൻ കാലേ, ആ ഒരു കാലഘട്ടത്തിൽ സുഷുപ്തി അവസ്ഥയിൽ യേശ വിജ്ഞാനമയ പുരുഷ, ഈ ജ്ഞാനപ്രധാനിയായിരിക്കുന്ന പുരുഷൻ, പുരുഷൻ ജീവനെ സംബന്ധിച്ച് പ്രാധാന്യം ജ്ഞാനത്തിന് തന്നെ. ഇത് ആ ജീവന്റെ സർവ്വ വ്യവഹാരങ്ങളും ജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണ്, ചിന്തിക്കുന്നതും ശ്രവിക്കുന്നതും എല്ലാം ജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണ്. അതുകൊണ്ട് പുരുഷൻ വിജ്ഞാനമയനാണ്, വിജ്ഞാനപ്രധാനനാണ്. അത് ജ്ഞാനത്തെ ആശ്രയിക്കുന്നു എന്ന് മാത്രമല്ല ഇവിടെ പറയുന്നത്, ആ പുരുഷൻ സ്വയം ആ ജ്ഞാനസ്വരൂപം തന്നെ. അങ്ങനെയുള്ള ആ പുരുഷൻ ജാഗ്രതയിൽ സ്പഷ്ടമാണ്, ജ്ഞാനത്തെ ആശ്രയിച്ചെല്ലാം നടക്കും. തന്നെക്കുറിച്ച് പരമാവധി അറിയാൻ കഴിയുമെന്നുള്ളത് എന്താണ്? ജ്ഞാനമായിട്ടാണ്, ഒരു ബോധം സ്ഫുരിക്കുന്നു, അവിടെയാണ് തൻ്റെ ആരംഭം, ജ്ഞാനെന്നുള്ള ആ ബോധസ്ഫുരണം. അപ്പം ജ്ഞാനെന്നുള്ള ആ ബോധസ്ഫുരണം ഏതൊരു ബോധത്തിലാണോ സംഭവിക്കുന്നത്, അതും വിജ്ഞാനസ്വരൂപമാണ്. അതുകൊണ്ട് അതിനെ പറയുന്നു വിജ്ഞാനമയൻ പുരുഷ ഏത് സ്വപ്നം സുഷുപ്തോ സുപ്തോ അഭൂ. ആ ജ്ഞാനസ്വരൂപനായിരിക്കുന്നു എന്ന് ഉറങ്ങുന്നു. അതങ്ങനെ സംഭവിക്കുന്നു ജാഗ്രതയിൽ, ബോധത്തോടുകൂടിയിരിക്കുന്നു. ഇവിടെ പറയുന്ന ബോധം തന്നെയാണ് സ്വസ്വരൂപം. അങ്ങനെയാണെങ്കിൽ ബോധം നഷ്ടപ്പെട്ടെങ്കിലും ഉറങ്ങാൻ കഴിയുന്നു. സുപ്തഭൂത് പ്രാഗ് പാണി പേശ പ്രതിബോധ. അങ്ങനെ ജ്ഞാനം നഷ്ടപ്പെട്ടാണ് ഉറങ്ങുന്നത്. ഉറക്കത്തിൽ ബോധമുണ്ടോ? ഇല്ല. ഉറക്കവും ഞാനും കൂടി ഒരുമിച്ച് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് പ്രാഗ് പാണി പേശ പ്രതിബോധ, കൈ കൊണ്ട് തട്ടി കുലുക്കി ഉണർത്തുന്നത് വരെ ജ്ഞാനശൂന്യനായിരുന്നു. അപ്പോൾ പറയുന്നു അത് ജ്ഞാനമയനാണ്, വിജ്ഞാനമയനാണ്. വിജ്ഞാനമയനായിരിക്കുന്നവൻ വിജ്ഞാനശൂന്യനായിരിക്കുന്നു. അവിടെ വിജ്ഞാനമയൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്? അവിടെ വിജ്ഞാനത്തിന് പ്രാധാന്യം. ജാഗ്രതയിൽ വിജ്ഞാനം മാത്രമല്ല, ജാഗ്രതയിൽ അനുഭവിക്കുന്ന എല്ലാത്തിനുണ്ട് ആ പ്രാധാന്യം. സുഷുപ്തിയിൽ അങ്ങനെയല്ല, അവിടെ അനുഭവിക്കാനായി ഒന്നും തന്നെ ശേഷിക്കുന്നില്ല വിജ്ഞാനമല്ലാതെ. വിജ്ഞാനമാണെങ്കിലും അതിനോട്ട് അനുഭവിക്കുന്നുമില്ല. അത് കേവല വിജ്ഞാനം എന്ന് പറയുന്നു, നിർവിശേഷ വിജ്ഞാനം എന്ന് പറയുന്നു, സ്വയം തന്നെ തന്നെ വിഷയപ്പെടുത്താൻ കഴിയാത്ത വിജ്ഞാനം. ജാഗ്രത വിജ്ഞാനം നമ്മൾ ബോധിപ്പിക്കുന്നു, നീ ഇന്നാരാണ്, രാമനാണ്, കൃഷ്ണനാണ് എന്നെല്ലാം ബോധിപ്പിക്കുന്നു. സുഷുപ്തിയിലെ വിജ്ഞാനത്തിന് ബോധിപ്പിക്കാൻ കഴിയുന്നില്ല, നീ രാമനാണ് കൃഷ്ണനാണ്. അവിടെ വിജ്ഞാനം കേവലം സ്വരൂപമായിരിക്കും. എത്ര ഏഷ ഏത് സുപ്തോ അഭൂത്. ഇപ്പോൾ ഉണരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഉണർത്തുന്നതിന് മുമ്പ് അപ്പോ വിജ്ഞാനം എന്നുള്ളത് കൊണ്ട് എന്തൊക്കെ അവിടെ ഉദ്ദേശിക്കുന്നു? ഒന്ന് ആ സ്വരൂപമായ ജ്ഞാനം, മറ്റൊന്ന് ജാഗ്രതയിൽ പ്രകാശിച്ചുകൊണ്ടിരുന്നതും ബുദ്ധി എന്ന് നമ്മൾ പറയുന്നതും, എന്നാൽ സുഷുപ്തി നഷ്ടപ്പെട്ടു പോകുന്നതുമായ ഒന്ന്, രണ്ടെണ്ണമുണ്ട്. അതിനവിടെ വ്യാഖ്യാനിക്കുന്നു വിജ്ഞാനം വിജ്ഞായതേ അനേനേത്യ അന്ധകരണ ബുദ്ധിരിച്ചതേ. രണ്ടാമത്തതിനെ ഇങ്ങനെ എടുക്കാം, വിജ്ഞായതേ അനേന അന്ധകരണ ബുദ്ധി. എന്തുകൊണ്ടാണോ സർവ്വതും അറിയപ്പെടായിത്തീരുന്നത്, ആത്മാവും അനാത്മാവുമല്ല, ജാഗ്രത സ്വപ്നവും സുഷുപ്തിയല്ല, ഈ ബുദ്ധിയുള്ളത് കൊണ്ടാണ്. ഈ ബുദ്ധി ഇല്ലെങ്കിൽ സുഷുപ്തി അറിയാൻ പറ്റും, സ്വപ്നത്തെ അറിയാൻ പറ്റും, ജാഗ്രതത്തിനെ അറിയാൻ പറ്റും, ഒന്നും കഴിയില്ല. വിജ്ഞായത അനേന, എന്തുകൊണ്ടാണോ അറിയുന്നത് ആ വിജ്ഞാനം ജാഗ്രത് വിജ്ഞാനം. നമ്മൾ ജാഗ്രത ഇരുന്നുകൊണ്ടാണ് ചിന്തിക്കുന്നതല്ലോ. ആ സുഷുതി അങ്ങനെയായിരുന്നു, സ്വപ്നം അങ്ങനെയായിരുന്നു, പ്രപഞ്ചം ഇങ്ങനെയാണ്, ആത്മാവ് ഇങ്ങനെയാണ്, എല്ലാം അനേന ഈ കർണം കൊണ്ടാണ്, അന്ധകർണം കൊണ്ടാണ്. അത് ബോധാത്മകമാണ്, അതും വിജ്ഞാനമയമാണ്, ബോധപ്രധാനമാണ്. തന്മയ തത് പ്രായോ വിജ്ഞാനമയം, വിജ്ഞാനപ്രായനാണ്, വിജ്ഞാനമയനാണ്, വിജ്ഞാനപ്രധാനനാണ്. വിജ്ഞാനം കഴിഞ്ഞവിടെ മറ്റേതൊരു സ്ഥാനമുണ്ട്? വിജ്ഞാനമാണ് ഇതിനെല്ലാം ബോധ്യപ്പെടുത്തരുന്നത്. വിജ്ഞാനമില്ലെങ്കിൽ, അപ്പോൾ വിജ്ഞാനമില്ലാത്ത അവസ്ഥയുണ്ടോ? ഉണ്ടല്ലോ. വിജ്ഞായത ആലയന അന്ധകരണ ബുദ്ധി, ആ ബുദ്ധിരൂപത്തിലുള്ള വിജ്ഞാനമില്ലാത്ത അവസ്ഥ സുഷുപ്തി. അവിടെ വിജ്ഞാനമുണ്ടോ? ഇല്ല. സുഷുപ്തി സുഖമായിരുന്നല്ലോ. വിജ്ഞാനം ഇല്ലാതെ എങ്ങനെ അസുഖത്തെ അറിഞ്ഞു എന്ന് ചോദിച്ചു. അവിടെ ആ സുഷുപ്തി സുഖത്തെ അറിയുന്ന ഒരു വിജ്ഞാനം, അതവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ ആ സുഷുപ്തി സുഖം എന്തിന്റെ സുഖമാണ്? ആത്മസുഖം എന്നുവെച്ചാൽ ആത്മസ്വരൂപമായ സുഖം. അപ്പൊ ആത്മസ്വരൂപമായ സുഖത്തെ അറിയുന്ന ഒരു വിജ്ഞാനം അവിടെ വേണ്ടേ? വേണ്ട. ആത്മസ്വരൂപമായിരിക്കുന്ന സുഖത്തെ അറിയുന്ന വിജ്ഞാനം അവിടെ വേണ്ട. പക്ഷെ ഇവിടെ വേണം. ഇവിടെ ജാഗ്രത, അപ്പോ അത് സുഷുപ്തി ഒരവസ്ഥ, ജാഗ്രത വേറവസ്ഥ. അവിടുത്തെ ആ സുഖത്തെ ഇവിടുത്തെ ജാഗ്രത വിജ്ഞാനം എങ്ങനെ അറിയും? രണ്ട് രണ്ട് സ്ഥലത്താണ് ജാഗ്രത വിജ്ഞാനം. അവിടെ ഈ മുറിക്കകത്തിരിക്കുന്നു വെളിച്ചം, അടുത്ത മുറിക്കകത്തിരിക്കുന്നു പാത്രം. അപ്പോൾ ഈ മുറിക്കകത്ത് വെളിച്ചം കൊണ്ട് അടുത്ത മുറിയിലെ പാത്രത്തെ എങ്ങനെ അറിയും? സാധിക്കത്തില്ലല്ലോ. അവിടെ വെളിച്ചം വേണ്ട. അപ്പോ എല്ലാത്തിനും അറിയുന്ന വിജ്ഞാനം കൊണ്ട് സുഷുപ്തിയിലെ സുഖത്തെ അറിയണമെങ്കിൽ വിജ്ഞാനം അവിടെ തന്നെ വേണ്ടേ? ശരി, ഉണ്ടെന്ന് കരുത്. ആ സുഷുപ്തിയിൽ ആ വിജ്ഞാനം ഉണ്ടായിരുന്നു, സുഖത്തെ അറിഞ്ഞു. ഒരു വിജ്ഞാനം ഒരു വിഷയത്തെ അറിയുമ്പോൾ പിന്നെ അതിനെ സുഷുപ്തി എന്ന് വിളിക്കാൻ കഴിയില്ല. ജാഗ്രത എന്ന് സ്വപ്നമെന്ന് പറയാം, വേണമെങ്കിൽ സമാധി എന്നും പറയാം. സമാധിയിലെ ചില തലങ്ങളിൽ സമാധിസ്ഥമായിരിക്കുന്ന മനസ്സ് വിഷയത്തെ അറിയുന്നു, ധ്യേയമായിരിക്കുന്ന വിഷയത്തെ അറിയുന്നു. പക്ഷെ സുഷുപ്തിയെ കുറിച്ച് അത് പറയാൻ വയ്യ. അവിടെ അങ്ങനെ അറിയുന്ന ഒരു വിജ്ഞാനമില്ല. അല്ല, പറയാം, അവിടെ ഉണ്ട് വിജ്ഞാനം. ജാഗ്രത്തിലെ വിജ്ഞാനം എന്താണ്? ആത്മഭിന്നമായ വസ്തുക്കളെ അറിയുന്ന വിജ്ഞാനമാണ്. ഈ ഒരു വിജ്ഞാനം അവിടെ ഉണ്ടായിരുന്നില്ല, മറിച്ച് സ്വസ്വരൂപത്തെ അറിയുന്ന വിജ്ഞാനം അവിടെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാലോ, ആ സ്വസ്വരൂപം സുഖമാണ്. അങ്ങനെ ഒരു വിജ്ഞാനത്തിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. എന്തുകൊണ്ട്? സ്വസ്വരൂപം സുഖമാണെന്നോ ജ്ഞാനമാണെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ അറിയുന്നതിന് ബാഹ്യമായ ഒരു വിജ്ഞാനത്തിന്റെ ആവശ്യമില്ല. ഇവിടെ പുസ്തകത്തെയും മേശയും എല്ലാം അറിയുന്ന ഈ അറിവ് അറിവുണ്ടല്ലോ തന്നെ അറിയുന്നത്. അറിവ് സ്വയം തന്നെ വെളിപ്പെടുത്തുന്നതാണ്, തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതാണ് ഈ അഹം സ്ഫുരണം എന്ന് പറയുന്നത്, അഹംബോധം. അറിവ് സ്വയം തന്നെ വെളിപ്പെടുത്തുകയാണ് അഹമഹം എന്നിങ്ങനെ. അനുഭവം അറിവിന്റെ തന്നെ സ്വയം വെളിപ്പെടലാണ്, അല്ലാതെ അറിവ് അറിവിനെ വെളിപ്പെടുത്തുന്നതല്ല. അതുപോലെ സൃഷ്ടിയിലെ സുഖത്തെ വെളിപ്പെടുത്തുന്നതിന് ഒരു അറിവിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? അവിടെ സുഖം, ജ്ഞാനം, പുണ്മ ഇതെല്ലാം ഏകമാണ്, വേറെ വേറെ അല്ല. അതിനെ വെളിപ്പെടുത്താൻ കഴിയില്ല. വെളിപ്പെടുത്താൻ മറ്റ് കർണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, മറിച്ച് അത് സ്വയം വെളിപ്പെടുകയാണ്, സ്വയം പ്രകാശിക്കുകയാണ്. അതുകൊണ്ടാണ് സുഷുപ്തി സുഖം എന്ന് പറയുന്നത്. അതിനെ അറിയുന്ന ഒരു ജ്ഞാനം അവിടെ ഉള്ളത് കൊണ്ടല്ലോ. ഇവിടെ പറയുന്ന നിരുപാഖ്യത്വം, നിർവിശേഷത, നിരപേക്ഷത, അതൊക്കെയാണ് സുഖം. നമ്മൾ പറയാറില്ലേ, ഇപ്പൊ സ്വസ്ഥമായിരിക്കും സുഖമുണ്ട് എന്ന് പറയും. അപ്പൊ സ്വസ്ഥമായിരിക്കുമ്പോൾ എങ്ങനെ സുഖം വരുന്നു? നിരപേക്ഷമായിരിക്കുന്നു, അതൊരു സുഖമാണ്. വിഷയം നിരപേക്ഷമായിരിക്കുന്നു. നമ്മൾ മടിയന്മാരെ കുറ്റം പറയും, അലസനാണ്, മടിയനാണ്. അലസനെ സംബന്ധിച്ച് അലസത ഒരു സുഖമാണ്, അതാണ് ഏറ്റവും വലിയ സുഖത്തെ കൊടുക്കുന്നത്. അത് ദോഷമുണ്ട്, എന്നാലും അത് സുഖത്തെ കൊടുക്കുന്നു. എന്തുകൊണ്ട്? അവൻ ആ സമയം തൻ്റെ ഈ അലസതയല്ല മറ്റൊന്നിനെ ആശ്രയിക്കുന്നു, ഒന്നിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു, മറ്റെല്ലാ തരത്തിലും നിരപേക്ഷനായിരിക്കുന്നു. അതുപോലെ ഇവിടെ ഈ വിജ്ഞാനമയൻ, വിജ്ഞാന സ്വരൂപനായിരിക്കുന്നവൻ, ജാഗ്രതത്തിൽ അവൻ ന്യായത്തെ അനേന എന്നുള്ള രീതിയിൽ ബുദ്ധിയായിരുന്നുകൊണ്ട് സർവത്തെയും പ്രകാശിപ്പിക്കുന്നു. സുഷുപ്തിയിൽ അവൻ വിജ്ഞാന സ്വരൂപനായിരിക്കുന്നു. അവിടെ വിജ്ഞാനം തന്നെ സുഖം. വിജ്ഞാനവും സുഖവും ഒന്നായിരിക്കുന്നുണ്ട് പറയുന്നു, അത് സുഖമായിരുന്നു. അവിടെ ഏതെങ്കിലും ഒരു വിജ്ഞാന സുഖത്തെ ഗ്രഹിച്ചിട്ടല്ല, അതുകൊണ്ട് തന്നെ പിന്നെ അസുഖത്തെ സ്മരിക്കേണ്ട ആവശ്യം ഇവിടെയില്ല. ജാഗ്രത സുസ്വരൂപത്തെ ഒരിക്കലും സ്മരിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ട്? ഒരിക്കലും അത് വിസ്മരിക്കപ്പെടുന്നില്ല, അതിനെ വിസ്മരിക്കാൻ കഴിയില്ല. സ്വരൂപത്താരാ വിസ്മരിക്കുന്നത്? മറ്റൊരാൾ വേണ്ടേ? അറിയാനും മറക്കാനും ഒക്കെ വേറൊരാൾ വേണ്ടേ? പുസ്തകത്തെ ഞാൻ അറിയുന്നു, മറക്കുന്നു, കാരണം പുസ്തകം വേറെയാണ്, അറിയുന്ന ഞാൻ വേറെയാണ്. അതുകൊണ്ട് എനിക്കിതിനെ അറിയാനും മറക്കാനും പിന്നെ ഓർമ്മിക്കാനും എല്ലാം കഴിയും. സ്വസ്വരൂപം എന്താണത്? സുഖസ്വരൂപമാണ്. അതിനെ മറക്കാൻ കഴിയില്ല, മറക്കാൻ വേറൊരാളില്ല. പിന്നെ ഓർക്കാൻ കഴിയില്ല, മറന്നിട്ട് ഓർക്കാൻ വേറൊരാളില്ല. അത് കേവല സുഖമായിരിക്കും. ബുദ്ധി അറിവ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധാരണ വരും. ഒന്ന് ഈ ജാഗ്രതയിലാർ, മറ്റൊന്ന് സുഷുപ്തിയിലാർ. അപ്പൊ ആ സുഷുപ്തിയിലെ അറിവ് അത് സുഖസ്വരൂപമാണ്, അത് ഓർക്കാനോ മറക്കാനോ കഴിയുന്നതല്ല. അതിനെയും പറയും ബുദ്ധി എന്ന്. തന്മയ തത്രായോ വിജ്ഞാനമയ. വിജ്ഞാനമയൻ എന്ന് പറയുമ്പോൾ ഈ രണ്ടിനെയും എടുക്കാം, ജാഗ്രതയിലെയും ബോധത്തെയും സുഷുപ്തിയിൽ അബോധത്തെ. സുഷുപ്തിയിൽ ആർക്കും തള്ളാനോ കൊള്ളാനോ കഴിയാത്ത രീതിയിലിരിക്കുന്ന ബോധം. ജാഗ്രതയിലെ ബോധത്തെ അങ്ങനെയല്ല നമുക്ക് തള്ളിക്കളയാം, സ്വീകരിക്കും. പറയാം എനിക്കിപ്പോൾ ബോധമുണ്ട്, എനിക്ക് ബോധമില്ല എന്നെല്ലാം പറയാം. സുഷുപ്തിയിൽ അത് നടക്കുമില്ല. പറയുന്നു അവൻ വിജ്ഞാനമയനാണ്. വിജ്ഞാനമയൻ എന്നുള്ള ശബ്ദം എന്തുകൊണ്ട് പറഞ്ഞു? അതാണ് ഭാഷകാരൻ പറഞ്ഞു, വിജ്ഞാനിത അലയനിത്യന്തക്കെന്ന ബുദ്ധി. ഈ ജാഗ്രതത്തിലത് ഈ ബുദ്ധിരൂപത്തിലിരിക്കുന്നു. ബുദ്ധിയെ പരിചയമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ബുദ്ധിയിലൂടെ സർവത്തെയും പരിചയപ്പെടുന്നു, അതുകൊണ്ട് എല്ലാവർക്കും ബുദ്ധിയെ പരിചയമാണ്. അപ്പോൾ ബുദ്ധി എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സ് വരുന്ന ജാഗ്രതത്തിലേക്കാണ്. ജാഗ്രതത്തിലെ ഈ ബോധം, തന്നെയും സർവത്തെയും ഗ്രഹിക്കുന്ന ഈ ബോധം. പക്ഷെ അതിൽ സുഷുപ്തിയിൽ എന്താണ് വിശേഷത? കിം പുനസ്തത് പ്രായസ്ത്വം. വിജ്ഞാനമയൻ മയട്ടെന്ന് പറയുന്ന പ്രത്യയം വിജ്ഞാന ശബ്ദത്തിനോട് ചേർത്തിരിക്കുന്ന പല അർത്ഥമുണ്ട്. വികാരം അതിവിടെ സ്വീകരിക്കാം. ഉപമ വിജ്ഞാനം പോലെ അർത്ഥമൊന്നും ഇവിടെ സ്വീകരിക്കാൻ പറ്റില്ല. ഇവിടെ വിജ്ഞാനം തന്നെ അത് സുഷുപ്തിയിൽ അത് വിജ്ഞാനം തന്നെയായിരിക്കുന്നു, സുഖം തന്നെയായിരിക്കുന്നു, നിരുപാധികമായിരിക്കുന്നു. പക്ഷെ അത് ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ എന്താണ്? തസ്മിൻ ഉപലഭ്യത്വം തേന ച ഉപലഭ്യത്വം ഉപലബ്ധൃത്വം ച. ബുദ്ധിയിൽ അത് ഉപലഭ്യമാകുന്നു, ബുദ്ധിയിൽ അതറിയപ്പെടുന്നു. നമ്മൾ ചർച്ച ചെയ്യുന്നത് സുഷുപ്തിയെക്കുറിച്ച്, സുഷുപ്തിയിലെ നിർവിശേഷമായ രൂപത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, കേൾക്കുന്നു, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം ഇവിടെയാണ് സംഭവിക്കുന്നു, ഈ ബുദ്ധിയിലാണ്. ബോധം ഉദിക്കുന്നത് ഇവിടെ ബുദ്ധിയിലാണ്. നിർവിശേഷമായ ആത്മാവിലല്ല. അതാണ് പറഞ്ഞത് സുഷുപ്തിയിൽ ബോധം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത്. ഉണ്ടായാലത് ജാഗ്രതയായി പലതവണ അത് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു തരത്തിലുള്ള അനുഭവം അവിടെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഇവിടെ പ്രിയ എന്താണ്? സുഷുപ്തിയിൽ അജ്ഞാതം ബ്രഹ്മ എന്ന് പറയും. അജ്ഞാതമായിരിക്കുന്നു. ജാഗ്രതയിൽ ഇരുന്നു കൊണ്ട് ചിന്തിച്ചാൽ ഇത്രയും പറയും, അത് അജ്ഞാതമായിരുന്നു എന്ന് ജാഗ്രതയിലെ ബുദ്ധി ബോധ്യപ്പെടുത്തുകയാണ്. സുഷുപ്തിയിൽ നിന്റെ സ്വരൂപം അജ്ഞാതമായിരുന്നു, നിർവിശേഷമെന്നോ നിരുപാധികമെന്നോ എല്ലാം പറഞ്ഞ അതാണ്. എന്നുവെച്ചാൽ ജാഗ്രതത്തിലേതുപോലെ അത് ജ്ഞാതമല്ല, മറിച്ചത് ജ്ഞാനസ്വരൂപമാണ്. താണ് അജ്ഞാതം എന്ന് പറയുമ്പോൾ അജ്ഞാനമായ വിഷയങ്ങളെപ്പോലെ അറിയാതിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. സ്വയം ജ്ഞാനസ്വരൂപമായതുകൊണ്ട്, സ്വയം സുഖസ്വരൂപമായതുകൊണ്ട് അവിടെ അതിനെ വിഷയമാക്കാൻ രണ്ടാമതൊരാളില്ലാത്തതുകൊണ്ട് അത് വിഷയമാകാതിരിക്കുന്നു. പിന്നെ പറയുന്നതോ സുഖം അഹമ്മദ് സ്വാബ്സൻ, ഞാൻ സുഖത്തെ അനുഭവിച്ചു എന്നെല്ലാം പറയുന്നതോ ഇപ്പോൾ പറയുന്നു ജാഗ്രതയിൽ. ജാഗ്രതയിൽ അത് പറയും, ജാഗ്രതയിൽ ആ പറച്ചിലിനെ നിഷേധിക്കാൻ വയ്യ. എന്തുകൊണ്ട്? ജാഗ്രതയിലെ ബുദ്ധിയുണ്ട്. തസ്മിൻ ഉപലഭ്യത്വം അതാ പറയുന്നു. ജാഗ്രതയിലെ ഈ ബുദ്ധിയിൽ ഇതൊക്കെ അറിയപ്പെടുന്നു. സുഷുപ്തിയും സുഷുപ്തിയുടെ സുഖവും സുഷുപ്തിയുടെ നിർവികാരതയും എല്ലാം അനുഭവപ്പെടുന്നുണ്ട്. തേന ഉപലഭ്യത്വം, ആ ബുദ്ധി എന്ന് പറയുന്ന ആ കർണത്തിലൂടെ ഇതെല്ലാം ബുദ്ധി ആശ്രയിച്ചിട്ടല്ലേ ബന്ധവും മോക്ഷവും ഈ ചർച്ചകളും ആത്മീയവും ഭൗതികവും സർവവും ഈ ബുദ്ധിപ്രകാശത്തെ ആശ്രയിച്ചിട്ടാണ്. അത് ആത്മാവിനെ അറിഞ്ഞാലും ശരി, അനാത്മാവിനെ അറിഞ്ഞാലും ശരി, തേനജ ഉപലഭ്യത്വം. അതുകൊണ്ടാണ് ഈ ഉപലഭ്യത്വം വരുന്നത്, അറിയപ്പെടുന്നതായിത്തീരുന്നത്. അത് ജാഗ്രത. അങ്ങനെയുള്ള ഈ ബുദ്ധി ഇത് ആരുടെ കരണമായി പ്രവർത്തിക്കുന്നു? ഉപലബ്ധൃത്വം ച, അത് ബുദ്ധിയുടെ തന്നെ കരണമായി പ്രവർത്തിക്കുന്നു. ബുദ്ധി തന്നെ ബുദ്ധി ഉപയോഗിച്ചറിയുന്നു. അവിടെ രണ്ടില്ല, അജ്ഞാനം തന്നെ ജ്ഞാനമെന്ന് പറയുന്ന ഉപായത്തിലൂടെ അറിയുന്നു, ജാഗ്രത. ആ ജ്ഞാനം തന്നെ എല്ലാ ഉപാധികളെയും തള്ളിക്കളഞ്ഞിട്ട് നിൽക്കുന്നു സുഷുപ്തി. ഇതാ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ വിജ്ഞാനമയം എന്ന് പറഞ്ഞാൽ ജാഗ്രതയിലെങ്ങനെ ഈ വിജ്ഞാനമാകുന്ന ഉപാധി കൊണ്ട്, ബുദ്ധിയാകുന്ന ഉപാധി കൊണ്ടുള്ള അറിവ് അറിയുന്നവൻ, ഇതെല്ലാം കൂടിച്ചേർന്നാണ് ജാഗ്രത വിജ്ഞാനമയം. സുഷുപ്തിയിലോ ഇതിനെല്ലാം നിഷേധിച്ചിട്ട് സ്ഥിതി ചെയ്യുന്നവൻ. എല്ലാം ഉപേക്ഷിച്ച് സ്ഥിതി ചെയ്താൽ അത് സുഖമാണ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് തലയിലൊരു വലിയ ഭാരം ഇരുന്നു കഴിഞ്ഞാൽ ദുഃഖമാണ്. ആ ഭാരത്തെ ഇറക്കി വെച്ചു കഴിഞ്ഞാൽ പരമാനന്ദമാണ്, സുഖമാണ്. ശകുനി ദൃഷ്ടാന്തത്തിനും മറ്റും ചർച്ച ചെയ്യുന്നു. അവിടെ ഈ വിജ്ഞാനത്തെ ഒരു കർണമായി ഉപയോഗിക്കാതെ, വിജ്ഞാനം കൊണ്ട് ഗ്രഹിക്കാതെ തന്നെ സ്വയം താൻ സുഖസ്വരൂപനായിരിക്കുന്നു. അതുകൊണ്ട് വിജ്ഞാനമയം, വിജ്ഞാനത്തിന് പ്രാധാന്യം കൊടുക്കണം. വിജ്ഞാനരൂപൻ എന്ന് പറയാം. എന്തുകൊണ്ട് അർത്ഥത്തെ എടുക്കുന്നു എന്നാണ്. കാരണം ഇവിടെ പലതരത്തിലും സംശയം വരാം. അവിടെയും അറിയുന്നില്ലേ, സുഹൃത്തിയിലും അറിയുന്നില്ലേ, അവിടെ സുഖത്തെ അറിഞ്ഞില്ലേ, സുഖത്തെ അറിഞ്ഞതുകൊണ്ടല്ലേ ഇവിടെ വന്ന് അതൊക്കെ ഓർത്തത്. ഇതൊക്കെ അങ്ങനെ പറയാറുണ്ട്, പൊതുവെ സാമാന്യമായി പറയാറുണ്ട്. തത്വം പലതരത്തിൽ പറയും. സ്ഥൂലമായി പറയും, സ്ഥൂലമായ തത്വകഥനത്തിൽ അങ്ങനെയെല്ലാം പറയും. സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ എന്താണോ, അങ്ങനെയൊന്നും പറയാൻ കഴിയത്തില്ല. സുഷുപ്തി അവ്യവഹാരിയമാണ്, അവിടെ ഒരു തരത്തിലുള്ള വ്യവഹാരം സംഭവിക്കത്തില്ല, അത് നിർവിശേഷമാണ്. ജാഗ്രത്തിൽ അതെല്ലാം പറയാം. അതുകൊണ്ട് ഇവിടെ വിജ്ഞാനമയൻ എന്ന് പറയുന്നിടത്ത് പല അർത്ഥങ്ങളും എടുക്കാം. കഥം പുനഃമയുടെ അനേക അർത്ഥത്വേ പ്രായ അർത്ഥത ഏവ അവഗമ്യതേ. ഇവിടെ പല അർത്ഥങ്ങളും എടുക്കാമെങ്കിലും വിജ്ഞാനമയൻ, വിജ്ഞാനപ്രായൻ, വിജ്ഞാനപ്രധാനി എന്നുള്ള അർത്ഥം കൊടുക്കും. ഇതെല്ലായിടത്തും യോജിക്കും. ജാഗ്രതത്തിലവൻ ഈ ബുദ്ധിയാകുന്ന ഉപാധിയിലൂടെ എല്ലാത്തിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. സുഷുപ്തിയിൽ എല്ലാ ഉപാധികളെയും വിട്ടിട്ട് കേവലം ജ്ഞാനസ്വരൂപനായി, ആനന്ദസ്വരൂപനായി, സുഖസ്വരൂപനായിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെല്ലാം വിടുന്ന ആ സുഷുപ്തി. ഇതിനെയൊന്നും വിടാതെ സുഷുപ്തിയിൽ പോയി കഴിഞ്ഞാൽ അത് ദുഃഖരൂപമായിരിക്കും. അങ്ങനെ സംഭവിക്കും. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ദഹിക്കുന്നില്ല, ഉറങ്ങി, ഉറക്കം ശരിയാവുന്നില്ല, ഗാഠനിദ്രയിലേക്ക് പോകുന്നു, എത്താൻ കഴിയുന്നില്ല. അവിടെ എന്താണ് ജീവൻ? ഇതിനെയൊന്നും വിടാൻ കഴിയുന്നില്ല. ബുദ്ധിയാകുന്ന ഉപാധിയും ബുദ്ധി കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഈ കർണങ്ങളെയും വിടാൻ കഴിയുന്നില്ല. ജ്ഞാന കർണങ്ങളെയും കർമ്മകർണങ്ങളെയും എല്ലാം അങ്ങോട്ട് വിടാൻ പറ്റുന്നില്ല. അതിനെല്ലാം വിട്ടിട്ടാ പോകുന്നെന്നടുത്ത് പറയും. അപ്പോൾ അവിടെ അസ്വസ്ഥമാണ്, ഉറക്കം. വന്നിട്ട് പറയൂ, ഉറക്കം ശരിയായില്ല, വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു, ദുസ്വപ്നങ്ങൾ കണ്ട്. അവിടെ എന്താണ്? അത് അവിടെ എത്തിയില്ല, വിജ്ഞാനസ്വരൂപത്തെ പ്രാപിച്ചില്ല. അവിടെ അവൻ വിജ്ഞാനം ബുദ്ധിയാകുന്ന ഉപാധിയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയിരുന്നു. അത് സുഖത്തെയും ദുഃഖത്തെയും ഒക്കെ മാറി മാറി ഉണ്ടായിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ഉണർവിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ പോയിട്ടുള്ളവരല്ല, പകുതി വഴി പോയിട്ട് വരുന്നതാണ്. അവിടെ ദുഃഖമായിരിക്കും സുഷുപ്തിയെക്കുറിച്ചുള്ള ചിന്തയല്ല. ശരിയായ സുഷുപ്തിയിൽ അങ്ങനെയല്ല പറയും, പരമാനന്ദമായിരുന്നു, സുഖമായിരുന്നു, നിർവിശേഷമായിരുന്നു, എല്ലാ വിശേഷങ്ങളും ഇവിടെ നിഷിദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് വിജ്ഞാനമയൻ എന്ന് പറയുന്നതിന് പലതരത്തിലുള്ള അർത്ഥങ്ങളുണ്ടെങ്കിലും പ്രായാർത്ഥം വിജ്ഞാന പ്രധാനൻ എന്നുള്ള അർത്ഥം കൊടുക്കുന്നു. അത് ജാഗ്രതത്തിനും സുഷുപ്തിയിലും ഉപയോഗിക്കും. സവായമാത്മാ ബ്രഹ്മ വിജ്ഞാനമയോ മനോമയ, ഇവൻ വിജ്ഞാനമയനാണ് മനോമയനാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം വരുന്നത്, ആ വിജ്ഞാനത്തിന് പ്രാധാന്യം വരുമ്പോൾ വിജ്ഞാനമയ, മനസ്സ് അന്ധകരണം അതിന് പ്രാധാന്യം വരുമ്പോൾ മനോമയ. ഇതെല്ലാം പറയാം. തീമാതു പ്രായാർത്ഥ ഏവ പ്രയോഗ ദർശന പല വിജ്ഞാന വികാരത്വസ്യ പ്രസിദ്ധത്വ. മുമ്പ് പലരും അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, ബ്രഹ്മം എന്ന് പറയുന്ന ഒന്നുണ്ട്, സർവവ്യാപിയാണ്, അത് തന്നെയാണ് ജഗത്തിന്റെ സൃഷ്ടി സംഹാരങ്ങളെല്ലാം ചെയ്യുന്നത്. പക്ഷേ ഈ ജീവൻ എന്ന് പറയുന്ന അതിൻ്റെ ഒരു അംശം അല്ലെങ്കിൽ വികാരം അപ്പോൾ അതിൻ്റെ വികാരം എന്നുള്ള അർത്ഥത്തിൽ അംശത്തെ എടുക്കാൻ പാടില്ല. മമീവാംശോ ജീവലോകെ ജീവഭൂത സനാതന എന്നെല്ലാം പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് ബ്രഹ്മത്തിൻ്റെ അംശമല്ലേ ജീവൻ അല്ല. അങ്ങനെ പറയാൻ പാടില്ല, ബ്രഹ്മാംശമാണ് ജീവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വികാരമോ അല്ലൊരു ഇത് അങ്ങനെയല്ല. നിർവികാരമായ വസ്തുവിൽ എങ്ങനെ വികാരം വരും? വികാരം വരാതെ എങ്ങനെ അംശമാകും? അവിടെയാണ് ഇവിടെ അദ്വൈത ഉപാധിയെ സ്വീകരിക്കുന്നത്. ചില ഉപാധികളെ സ്വീകരിക്കുന്നുണ്ട്, അതിൽ അംശംശീഭാവം മറ്റും വരുന്നു. അപ്പോൾ വാസ്തവത്തിൽ അവിടെ അംശം വരുന്നില്ല, എന്തുകൊണ്ട്? അവിടെ സ്വീകരിച്ചിരിക്കുന്ന ഉപാധിയൊന്നും വാസ്തവമല്ല. കാല്പനികമായ ഉപാധികളെ സ്വീകരിച്ചിട്ട് ഇവിടെ അംശംശീഭാവത്തെ കൽപ്പിക്കുകയാണ്. കൽപ്പന കൊണ്ടൊരു വസ്തു മറ്റൊന്നാവില്ല, പരമാർത്ഥത്തിന് മാറ്റം വരുമോ? മാറ്റം വരത്തില്ല, അതൊന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ട് ജീവൻ അംശമല്ല. വിജ്ഞാന വികാരത്വ ശാസ്ത്രപ്രസിദ്ധമായ കാര്യമല്ല, പൊതുവേ പറയും, പ്രത്യേകിച്ചും ദ്വൈതശാസ്ത്രങ്ങളിലും മറ്റും പറയും. ജീവൻ അംശമാണ്, ഈശ്വരൻ അംശിയാണ്, മുഖ്യ സിദ്ധാന്തത്തിലല്ല. അതുകൊണ്ടിവിടെ മുഖ്യാർത്ഥത്തിലെടുക്കുന്നു. അത് സ്വസ്വരൂപൻ തന്നെ, വിജ്ഞാന സ്വരൂപൻ തന്നെ, ആനന്ദ സ്വരൂപൻ തന്നെ, അങ്ങനെ എടുക്കുന്നു. ഏഷ വിജ്ഞാനമയിച്ച പ്രസിദ്ധ അനുവാദ അവയവ ഉപമാർത്ഥയോ അസംഭവ പരിശേഷ പ്രായാർത്ഥദേവ ഏഷ വിജ്ഞാനമയ, വിജ്ഞാനമയനാണ് എന്ന് പ്രസിദ്ധവത് അനുവാദ അതിനെ ഏറ്റു പറയുന്നു. അത് ജ്ഞാനസ്വരൂപമാണെന്നുള്ളത് വളരെ പ്രസിദ്ധമായതുപോലെ, സുഖസ്വരൂപമാണെന്നുള്ളത് പ്രസിദ്ധമായതുപോലെ, സ്വാനുഭവത്തിൽ പ്രസിദ്ധമാണ്. ശാസ്ത്രത്തിൽ മാത്രമല്ല, തൻ്റെ അനുഭവത്തിലും താൻ ജ്ഞാനസ്വരൂപനാണ്, തൻ്റെ അനുഭവത്തിലും താൻ സുഖസ്വരൂപനാണ്. അങ്ങനെ സംശയം വരും. അവിടെ സുഷുപ്തിയിൽ എന്താ തന്നില്ലാതായോ? ആയില്ലല്ലോ, അവിടെയും താനുണ്ടായിരുന്നു, വിജ്ഞാനരൂപനായി ഉണ്ടായിരുന്നു, സുഖരൂപനായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രസിദ്ധവത് അനുവാദ വിജ്ഞാനസ്വരൂപനെന്ന് ധൈര്യമായും പറയാം. അവയവാർത്ഥമില്ല, ഉപമാർത്ഥമില്ല, അതൊന്നും ഇവിടെ ചേരുന്നതല്ല. പരിശേഷ പ്രത്യാർത്ഥ ദൈവം, അതുകൊണ്ട് ഇവിടെ പ്രത്യാർത്ഥത്തെ തന്നെ സ്വീകരിക്കണം, പ്രായാർത്ഥത്തെ തന്നെ സ്വീകരിക്കണം. പ്രത്യേകം വെച്ചാൽ പ്രായശബ്ദം, മയർ ശബ്ദം, അതിൻ്റെ അർത്ഥത്തെ സ്വീകരിക്കണം എന്ന് വെച്ചാൽ പ്രായാർത്ഥം, പ്രധാനം, മുഖ്യം, ജ്ഞാനസ്വരൂപം, സുഖസ്വരൂപം എന്നുള്ള അർത്ഥത്തെ സ്വീകരിക്കണം. സുഷുപ്തിയിലെ പുരുഷനെ സംബന്ധിച്ച് മറ്റർത്ഥങ്ങൾ, വികാരം തുടങ്ങിയ അർത്ഥം, വികാരം മറ്റ് അർത്ഥം മറ്റ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ജീവൻ പരമാത്മാവിന്റെ ഒരു അംശമാണെന്നും മറ്റും വരും. അപ്പോൾ സുഷുപ്തിയിൽ അംശമാണിരിക്കുന്നത്. അപ്പോൾ അതിൽ പൂർണ്ണതയില്ല, നിരപേക്ഷതയില്ല, നിരുപാധികതയില്ല, നിർവിശേഷത്വമില്ല, ഇതൊന്നും പറയാൻ കഴിയില്ല. ഇവിടെ ശ്രുതി അതാ പറയുന്നത്, നിരുപാധികമാണ്. ശ്രുതി ആഗ്രഹിക്കുന്ന ആ നിരുപാധികമായ രൂപത്തെ ബോധിപ്പിക്കാനാണ്. തസ്മാ സങ്കല്പ വികല്പാധ്യാത്മകം അന്ധകരണം തന്മയ. ഇവിടെ ജാഗ്രതയിൽ അവനെങ്ങനെയിരിക്കുന്നു? ഈ സങ്കല്പ വികല്പാത്മകമായ അന്ധകരണം ബുദ്ധി തന്മയനായിരിക്കുന്നു. സുഷുപ്തിയിൽ അത് കേവലമായ അജ്ഞാനമയനായിരിക്കുന്നു. ഇവിടെ രണ്ടാമതൊന്നും തന്നെ ഇല്ല. അതെങ്ങനെ അറിയാം രണ്ടാമതൊന്നും ഇല്ലെന്ന്? ജാഗ്രതയിലറിയാം. ജാഗ്രതയിൽ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. രണ്ടാമതൊന്നും കൂടി ഉണ്ടെന്ന് വാശി പിടിക്കരുത്. അവിടെ വിജ്ഞാനസ്വരൂപമല്ലാതെ മറ്റെന്തോ ഒന്നുകൂടി ഉണ്ടായിരുന്നു വാശി പിടിക്കരുത്. അങ്ങനെ ഒന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ജാഗ്രത ആണ്, സുഷുപ്തി അല്ലാതെ ആവും, ദ്വൈതമാകും. അങ്ങനെ നിർബന്ധിക്കാൻ പറ്റത്തില്ല. അവിടെ ഞാൻ ഒന്നിനെ കൂടി അറിഞ്ഞു, കിഞ്ചിതവേദിഷം, ഒന്നിനെ അറിഞ്ഞില്ല എന്നേ പറയാൻ പറ്റുമല്ലോ. അല്ല, ഒന്നിനെ കൂടി അറിഞ്ഞു എന്ന് പറയാൻ വയ്യ. അങ്ങനെ പറയുന്നില്ല, കിഞ്ചിതവേദിഷം, ഒന്നിനെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് അറിഞ്ഞില്ലല്ലോ, അറിയാതിരിക്കും. എന്തായാലും ബോധം അവിടെ ഉണ്ടായിരുന്നു, സ്വസ്വരൂപം അവിടെ ഉണ്ടായിരുന്നു. മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് അറിഞ്ഞാലേ എന്ന് പറയുന്ന എന്താണ്? ഒന്നും അറിഞ്ഞില്ല. ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്നും ഉണ്ടെന്നർത്ഥം വരുമില്ല. അറിഞ്ഞില്ലെന്ന് തന്നെ അർത്ഥം ആണ്, അതിന്റെ നേരർത്ഥം. അതുകൊണ്ടവൻ ജ്ഞാനസ്വരൂപനായിരുന്നു അവിടെ. ഇവിടെ ജ്ഞാന ഉപാധികനായിരുന്നു. അവിടെ എന്താ സംഭവിച്ചത്? അത് പറഞ്ഞു കൊടുക്കുകയാണ്. ഏത് സുപ്തോ അഭൂത്, അഭൂത്, ഇവനെവിടെയായിരുന്നു? ഈ ജാഗ്രതയിൽ നീ വ്യവഹാരങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു, കാണുകയും കേൾക്കുകയും രുചിക്കുകയും മണക്കുകയും തിന്നുകയും കുടിക്കുകയും എല്ലാം ചെയ്യുന്നു. ഇവനെന്താ സംഭവിച്ച അവിടെ എന്നാ? അവൻ പുരുഷനായിരുന്നു. പുരുഷ പുരിശേന, പുരിയിൽ സഹിക്കുന്നുകൊണ്ട് അവൻ പുരുഷനായിരുന്നു. അതിവിടെ പറയുന്ന എന്താണ്? അനാത്മനോ ഇതു അശേഷാം കൽപ്പിതത്വാത് അകൽപ്പിത പൂരയൻ പുരുഷ പ്രത്യു സർപ്പാദീൻ ദശന യഥ. അശേഷാൻ അനാത്മന കൽപ്പിതത്വാ, ഇവിടെ ഈ അനുഭവപ്പെടുന്ന സർവം സുഷുപ്തിയിൽ എന്താണോ അവശേഷിച്ചത് അതിൽ നിന്ന് ഭിന്നമായി എന്തൊക്കെ ഇവിടെ അനുഭവപ്പെടുന്നുണ്ടോ അതല്ല, അതിനാണ് അനാത്മന എന്ന് പറഞ്ഞത്. സുഷുപ്തിയിൽ ആത്മാവ്, ഇവിടെ അനാത്മാവ്. ഇവിടെ അകൽപ്പിതമായിരുന്ന ആത്മാവാണ്, സ്വസ്വരൂപമാണ്. മറ്റുള്ളതെല്ലാം കൽപ്പിതമാണ്. ആര് കൽപ്പിക്കുന്നു? ഈ കൽപ്പനകൾ എവിടെ നിന്ന് വന്നു? അത് പറയുന്നു പൂരയൻ പുരുഷ പ്രത്യേക്, ആ പ്രത്യേക് പുരുഷൻ ഇതിനെല്ലാം പൂരിപ്പിക്കുന്നു. പൂരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ലാത്ത ഒന്നിനെ ചേർക്കുന്നതല്ല, പൂരിപ്പിക്കുക എന്ന് പറയുന്നു. ഒഴിവുള്ളിടത്ത് ഒന്ന് ചേർക്കുക. ഇതിന്റെ എല്ലാം ഒഴിവുണ്ടായിരുന്നു ഇവിടെ ആ സുഷുപ്തി. ജാഗ്രതയിൽ ഇതിനെയൊക്കെ പൂരിപ്പിക്കുന്നു. അതുകൊണ്ട് അവനെ പുരുഷൻ എന്ന് പറയുന്നു. ആ ഒഴിവ് നികത്തുന്നു. ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളുടെ, കർണങ്ങളുടെ, മനസ്സിന്റെ, ഈ അനുഭവത്തിന്റെ എല്ലാം ഒഴിവ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ തന്നെ ഈ ഒഴിവ് നികത്തുന്നു പുരുഷൻ. അവന് പുരുഷനെന്ന് പേര് പറയും. ഒരു നാ ഇത് ജാഗ്രതായി. ഇത് നമ്മൾ മൂന്നവസ്ഥയെന്ന് പറയും, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. അത് നമ്മൾ വിചാരിക്കും ഇത് മൂന്ന് സ്ഥലത്ത് സംഭവിക്കുകയാണ്, മൂന്നവസ്ഥ. ഇവിടെ ഇപ്പം ജാഗ്രത, ഇനി വേറിടത്ത് സുഷുപ്തി, ഇനി മറ്റിടത്ത് സ്വപ്നം. അങ്ങനെയല്ല, ഇത് ഒരു സ്ഥലത്താണ്. ഇനി ഒരു സ്ഥലമെന്ന് വിളിക്കാമെങ്കിൽ ഒരു സ്ഥലത്താണ് ഇത് മൂന്ന് സംഭവിക്കുന്നത്. ഇതൊന്നും പൂരിപ്പിക്കാതിരിക്കുമ്പോൾ പറയും ഇതാ സുപ്തനായിരിക്കുന്നു. അത് നമുക്ക് പറയാൻ കഴിയില്ല. എങ്ങനെ നമ്മൾ പറയുന്നത് സുപ്തനായിരുന്നു, സുപ്തനായി ഇരിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. അത് അല്ലെങ്കിൽ പറയണം ഇവിടെ അജാതശത്രു ചെയ്തതുപോലെ വേറൊരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നത് അവൻ സുപ്തനായിരിക്കുന്നു. തനിക്ക് പറയാൻ പറ്റും ഞാൻ സുപ്തനായിരിക്കുന്നു, മറിച്ച് പറയാം ഞാൻ സുപ്തനായിരുന്നു. അവിടെ തന്നെ എന്ത് ചെയ്യുന്നു, പൂരയൻ സർവത്തെയും പൂരിപ്പിക്കുന്നു. അവിടെ എന്തൊക്കെയാണോ ഇല്ലാതിരുന്നത് അതിനെ അവിടെ കൊണ്ടുവരുന്നു. അപ്പൊ അവൻ പുരുഷനായി. അപ്പൊ തന്റെ നിർവിശേഷമായ ആ രൂപത്തിൽ ഇരുന്നു കൊണ്ട് സവിശേഷമായ ഈ ഭാവങ്ങളെല്ലാം കാണിക്കുന്നുകൊണ്ട് പുരി ശയന എന്ന് പറയുന്നു. അവിടെ ശയിക്കുന്നു അവൻ. അവിടെ സ്വരൂപസ്ഥിതനായിരുന്നു കൊണ്ട് ഇതിനെല്ലാം സൃഷ്ടിക്കുന്നു എന്നുള്ളത്. ഇവിടെ വീണ്ടും പറയുന്നു, കുഴിശത്ത അഭൂതി പ്രശ്ന സ്വഭാവ വിജിജ്ഞാപൈഷയ. എന്തിനാ ഇതിനിത്രയും വർണ്ണിക്കുന്ന, വിശദീകരിക്കുന്നത്? പറയുന്നു സ്വഭാവ സുസ്വരൂപത്തെ ആത്മന സ്വാഭാവിക സ്വരൂപ ബോധന ഇച്ഛയ. തന്റെ സ്വരൂപം എന്താണ്, വാസ്തുസ്വരൂപം എന്താണ്, ആത്മാവ് ആത്മാവ് എന്നുള്ള ശബ്ദം കൊണ്ട് എന്താ, നമ്മുടെ ഡിക്ഷണറിയിൽ ഒരു ശബ്ദം കൂടി കൂട്ടിച്ചേർക്കാവുന്നേ ഉള്ളൂ. ആ ശബ്ദം കൊണ്ട് വിളി കൊണ്ടാകത്തില്ല, ആ ശബ്ദം കൊണ്ട് മാത്രം വിളി കൊണ്ടാകത്തില്ല. അങ്ങനെയാണെങ്കിൽ നീ ആത്മാവാണെന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, കുഷത്തഥാഭൂത എവിടെയായിരുന്നു എന്നാ. സ്വസ്വരൂപ വിജിജ്ഞാപൈഷയ. അവിടെ ഗാർഗിന്റെ സ്വരൂപത്തെ ബോധിക്കണം, അതിനു വേണ്ടി പറയുകയാണ് അജാതശത്രു. സ്വരൂപത്തെ ജാഗ്രതയിൽ ബോധിക്കാൻ കഴിയുന്നില്ല, കാരണം ജാഗ്രതയിൽ എന്താണ് ഈ സ്വരൂപം മാത്രമല്ല ഉള്ളത്. അതുകൊണ്ട് സ്വരൂപത്തെ ബോധിപ്പിക്കാൻ സുഷുപ്തിയെ തന്നെ ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നു. അവിടെയാണ് ആ സ്വരൂപം അതുപോലെ സ്ഥിതി ചെയ്തിരുന്നത്. അതിൽ വരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഇനി അടുത്ത് സമാധാനം പറയുന്നുണ്ട്. അതിനെ ബോധിപ്പിക്കുന്നതിന് ജാഗ്രത സ്വപ്നങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ടേ ബോധിപ്പിക്കാനും കഴിയുന്നുള്ളൂ. പ്രാക്പ്രതിബോധാത് ക്രിയാകാരക ഫല വിപരീത സ്വഭാവാത്മേതി കാര്യ അഭാവേന ദിദർശയിഷിതം. പ്രാക്പ്രതിബോധ ഉണർന്നിരുന്നുകൊണ്ട് ഈ ഉണർവിൽ ഉള്ള വസ്തു ഒന്നും ബോധിപ്പിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് പ്രാക്പ്രതിബോധ, ഉറങ്ങുന്നതിന് മുമ്പുള്ള അവസ്ഥയെ ചൂണ്ടിക്കാണിക്കുകയാണ് ജാഗ്രത. നീ ഉറങ്ങുന്നതിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് പോകുക. അവിടെ എന്താണ് ക്രിയാകാരകഫല വിപരീത സ്വം. ഇവിടെ ഇപ്പോൾ ക്രിയാശ്രയനായിരിക്കുന്നു ആത്മാവ്. കാരക സ്വരൂപനായിരിക്കുന്നു കർത്താവായിട്ട്. ഫലം ഭോക്താവായിരിക്കുന്നു, അനുഭവിക്കുന്നവനായിരിക്കുന്നു. ഇതെല്ലാം ഈ ജാഗ്രതയിൽ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നു. ഇതിന് നേരെ വിപരീത സ്വഭാവം. ഇതിന് നേരെ വിപരീത സ്വഭാവമാണെങ്കിൽ സുഷുപ്തി അല്ലാതെ വേറെ എന്തിനാണ് കാണിക്കുന്നു? വിപരീത സ്വഭാവേതി ആത്മാ, വിപരീത സ്വഭാവമാണെന്ന്. കാര്യ അഭാവേന, ഈ കാര്യങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് ദിദർശയിഷിതം ഇവിടെ ബോധിപ്പിക്കുകയാണ്. അത് അദ്വൈത ബോധം. ഇവിടെ ഉപനിഷത്തിൽ സുഷുപ്തിക്ക് ഇത്രയും പ്രാധാന്യം ചെയ്തുകൊണ്ട് ഉള്ള ചർച്ചയാണ് നടക്കുന്നത്. അന്തർവിശേഷത സുഷുപ്തിയിലൂടെയാണ് മനസ്സിലാക്കേണ്ടത്. എന്നും മനസ്സിലാക്കാതെ അദ്വൈതത്തെ ധരിക്കുന്നവർ, അവർ ചോദിക്കും എന്തിനാ ഇത് ആവർത്തിക്കുന്നത്, സുഷുപ്തി സുഷുപ്തി എന്നുള്ള കാര്യം. ഇത് മനസ്സിലാക്കാത്ത ഒരു ചോദ്യം. ഇത് മനസ്സിലാക്കിയതുകൊണ്ട് ഭാഷകാരൻ തന്നെ ആവർത്തിക്കുന്നു. അദ്വൈത ബോധം ഇത്തരത്തിലാണ് ഒരുവൻ ഉണ്ടാകേണ്ടത്. അജ്ഞാതമായിരിക്കുന്ന ആ സുഹൃത്തിയെ സംബന്ധിച്ച് ജാഗ്രതയിൽ ശരിയായ ബോധം ഉണ്ടായാൽ അത് ആത്മബോധം. അവിടെ പിന്നെ ആത്മാവ് ജാഗ്രതയിലെ ആത്മാവ്, സുഷുപ്തിയിലെ ആത്മാവ്, സ്വപ്നത്തിലെ ആത്മാവ്, അങ്ങനെയൊന്നും വേറെ തിരിയത്തില്ല. പരമാർത്ഥത്തിൽ അങ്ങനെ ഒരു വേർതിരിവില്ല. എങ്കിലും അത് മനസ്സിലാക്കാൻ ദിദർശയിഷിതം അങ്ങനെ ബോധിപ്പിക്കാനാണ് ഇവിടെ താല്പര്യപ്പെട്ടത്. ശ്രുതി സാധാരണ അദ്വൈതികൾ അങ്ങനെ, അദ്വൈതികൾ എന്ന് പറഞ്ഞാൽ അദ്വൈതികൾ എന്ന് സ്വയം കരുതുന്നു, അത് പറയാറുമില്ല. ഭാഷ്യകാരൻ ഇതിനെ ഇത്രയും ആവർത്തിച്ച് വെളിപ്പെടുത്തിയിട്ട് പറയാറില്ല. എന്തുകൊണ്ട് പറയുന്നില്ല? സ്വയം അദ്വൈതി എന്ന് കരുതുന്നുണ്ടെങ്കിൽ അവർ അദ്വൈതം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് മനസ്സിലാക്കി ഇതേ പറയാനുള്ളൂ. നഹി പ്രാക് പ്രതിബോധാ കർമാധികാരി സുഖാദി കിഞ്ചന ഗ്രഹ്യതേ, വളരെ സ്പഷ്ടമായി പറയുന്നു. നീതി കൂടുതൽ സ്പഷ്ടത വേണം. പ്രാക് പ്രതിബോധ എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ, കർമാധികാരിയും സുഖാദി സുഖം ദുഃഖം തുടങ്ങിയ ഒന്നും തന്നെ, കിഞ്ചന എന്ന ഗ്രഹ്യത ഒന്നും തന്നെ ഗ്രഹിക്കുന്നില്ല. ഇവിടെ ഇരുന്ന് അവിടെ ഞാൻ സുഖത്തെ അറിഞ്ഞു എന്നാണ്. സുഖം അറിയുന്നില്ല, ദുഃഖം അറിയുന്നില്ല, അനുഭവാതീതം. പിന്നെ ആരാ പറയുന്നത് ഞാനവിടെ സുഖത്തെ അറിഞ്ഞു? ഇന്നെവിടെയെങ്കിലും അങ്ങനെ പറയുന്നു ഉണ്ടെങ്കിൽ ശാസ്ത്രത്തിൽ അവിടെ സുഖത്തെ അറിഞ്ഞു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ താല്പര്യം എന്താണ്? അത് കേവല സുഖസ്വരൂപമായിരുന്നു എന്നാണ്. അത് പിന്നെ സുഖസ്വരൂപമായിരുന്നെങ്കിൽ അത് അറിഞ്ഞല്ലേ പറയാൻ പറ്റൂ. അതെ, അറിഞ്ഞിട്ടാ പറയുന്നത്. ഇപ്പോ ജാഗ്രതയിൽ സുഷുപ്തിയിൽ അറിഞ്ഞെന്നല്ല പറയുന്നു. അതാ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഉണ്ടെന്നിരിക്കുമ്പോൾ അതറിയുന്ന സുഖമാണെന്നും, അവിടെ അറിഞ്ഞില്ല. അവിടെ അറിയുന്നതിനുള്ള കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ കേവല നിർവിശേഷമാണ്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകം പറയുന്നു, പ്രാക് പ്രതിബോധ. ആ ഉണർവിന് മുമ്പ് എന്ന് വെച്ചാൽ ഉറക്കത്തിൽ, സുഖാദി കിഞ്ചന ന ഗ്രഹ്യതേ, സുഖം തുടങ്ങി ഒന്നും തന്നെ ഗ്രഹിക്കുന്നില്ല. അതും ചിലർക്ക് ദുർവാശിയാണ്. എന്തെങ്കിലും ഒരു വിപരീത ബുദ്ധി മനസ്സിൽ വന്നാൽ പിന്നെ അതിനെ വിടാൻ കഴിയത്തില്ല. അതിൽ തന്നെ ബലമായി പിടിച്ചു തോന്നും. അതൊരു അസ്തിത്വത്തിന്റെ പ്രശ്നം പോലെയാണ്. ചിലർ പറയാറുള്ളത് എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്, ഞാൻ വിടത്തില്ല എന്ന് പറയുന്നു. ആത്മവിചാരത്തിൽ അങ്ങനെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നം വരുന്നില്ല. വിടേണ്ടതിനെ വിടണം. അവിടെ അഭിമാനത്തിന് പ്രശ്നം വിദ്വത് അഭിമാനം, താൻ വിദ്വാനാണെന്നുള്ള ഒരു അഭിമാനം, അത് വിടാൻ പ്രയാസം. അവിടെ തനിക്ക് എന്തെങ്കിലും വിപരീത ബുദ്ധി ഉണ്ടായാലും ആ വിദ്വത് അഭിമാനം കൂടെ അതി പിടിച്ചു തോന്നിയിരിക്കും. ഞാൻ വിദ്വാനല്ലേ, ഞാൻ അറിഞ്ഞത് ശരിയാകാതിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ചിലർ വ്യാഖ്യാനിക്കുന്നതാണ് സുഖാദി കിഞ്ചന്ദനഗ്രഹീതി. ഈ ജാഗ്രത്തിൽ അനുഭവപ്പെടുന്ന സുഖമൊന്നും അവിടെ അനുഭവിക്കുന്നില്ല, മറിച്ച് അവിടെ സുരൂഖ സുഖത്തെ അനുഭവിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നില്ല. അത് ഈ വിദ്യുത് അഭിമാനം കൊണ്ട് ആരനുഭവിക്കുന്നു? നീയാണോ അനുഭവിച്ചത്? നാട്ടുകാരുടെ കാര്യം പറഞ്ഞിട്ട് വിശേഷമില്ലല്ലോ, തന്റെ അനുഭവത്തെ മുൻനിർത്തി ചിന്തിക്കുന്നു. എന്താ, ഞാനവിടെ അസുഖത്തെ അനുഭവിക്കുന്നവനായിരുന്നു, ആയിരുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ എന്താണോ, എന്തുകൊണ്ടാണോ എല്ലാത്തിനെയും അറിയുന്നത് ആ ബുദ്ധി അവിടെ പ്രവർത്തിച്ചിരുന്നു എന്ന് വരും. മുമ്പ് പറഞ്ഞല്ലോ, വിജ്ഞാനം വിജ്ഞായതേ അനേനിത്യന്തകരണം ബുദ്ധി, ആ ബുദ്ധി അവിടെ പ്രവർത്തിച്ചെന്ന് വരും. ആ ബുദ്ധി പ്രവർത്തിച്ചാൽ അത് ജാഗ്രതയായി. അപ്പൊ നിങ്ങൾ പറയുന്നത് സുഷുപ്തിയെ കുറിച്ചല്ല, ചോദിച്ചത് സുഷുപ്തിയെ കുറിച്ചാണ്. അവിടെ അറിഞ്ഞു എന്നാ ചോദിച്ചത്. ജാഗ്രതയിൽ അറിയുന്നു എന്ന് പറഞ്ഞാൽ തർക്കമില്ല, ഇപ്പൊ അറിയുന്നുണ്ട്. സുഷുപ്തി സുഖമാണ്, സുഖമായിരുന്നു, സുഷുപ്തിയിൽ സുഖമായി ഉറങ്ങി, അതന്നെ ഇപ്പൊ അറിയുന്നുണ്ട്. അവിടെ അതറിയില്ല, കിഞ്ചന അതാണ് കിഞ്ചന എന്ന് വെച്ചാൽ ഒന്നും തന്നെ ഗ്രഹിക്കുന്നില്ല. സുഖാദി കിഞ്ചന ന ഗ്രഹ്യതേ തസ്മാത് അകർമ്മപ്രയുക്തത്വ, അകർമ്മപ്രയുക്തമാണ് അത്. അവിടെ കർമ്മത്തിന് ചെയ്യാനൊന്നുമില്ല. സുഖത്തെ മറ്റും അനുഭവിപ്പിക്കുന്നത് കർമ്മമാണ്, ഈ അന്ധകരണത്തെ ഉണർത്തുന്നത് കർമ്മമാണ്, അതിനെ പ്രവർത്തിപ്പിച്ച് ദുഃഖത്തെ അനുഭവിപ്പിക്കുന്നതും ആ കർമ്മം തന്നെ. അത് കർമ്മപ്രേരിതമല്ല, മറിച്ച് കർമ്മം ഒടുങ്ങുന്ന ഇടമാണ്, കർമ്മശൂന്യമായ നിലയാണ്. അതുകൊണ്ട് സാധാരണ പറയും, എന്തുകൊണ്ട് ഉറക്കത്തിലേക്ക് പോയി? സുഖദുഃഖങ്ങളെ അനുഭവിപ്പിക്കേണ്ടതായ സംസ്കാരമെന്നോ അല്ലെങ്കിൽ വാസനയെന്നോ കർമ്മമെന്നോ പറയുന്നതെല്ലാം തീർന്നു തൽക്കാലത്തേക്ക് അല്ലേ. ഒരു യന്ത്രത്തെ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഊർജം തൽക്കാലം നിന്ന് പോയാൽ ആ യന്ത്രം പ്രവർത്തിക്കുന്നില്ല, വീണ്ടും വന്നാൽ പ്രവർത്തിക്കും. കറണ്ട് വരുമ്പോൾ ഫാൻ കറങ്ങും, അത് പോകുമ്പോൾ നിൽക്കുന്നു. അതുപോലെ താത്കാലികമായി ആ കർമ്മ സംസ്കാരങ്ങൾ നശിച്ചു, സുഖദുഃഖങ്ങളൊന്നും അനുഭവിക്കാനില്ല. ഒന്നുമില്ലെങ്കിൽ അലസനെ പോലെ, അലസൻ തൻ്റെ അലസതയിൽ ഇങ്ങനെ ചുരുണ്ടുകൂടുന്നത് പോലെ, ഇവിടെ ആ കർമ്മനാശത്തിൽ കേവല സ്വരൂപസ്ഥിതനായിരിക്കുന്നു. ജീവന് പിന്നീട് ചെയ്യാനൊന്നും, പക്ഷി ദൃഷ്ടാന്തത്തിലൊക്കെ അതാ പറഞ്ഞത്. അതുകൊണ്ടത് അകർമ്മപ്രയുക്തമാണ്, കർമ്മം കൊണ്ട് സംഭവിക്കുന്നു എന്നല്ല, മറിച്ച് കർമ്മങ്ങളെല്ലാം ഒടുങ്ങിയ ഇടമാണ്. അകർമ്മപ്രയുക്തത്വ തഥാ സ്വാഭാവ്യമേവ ആത്മനവഗമ്യതേ, തഥാ സ്വാഭാവ്യം നിരുപാധികമായ സ്വരൂപം, നിർവിശേഷമായ സ്വരൂപം, സ്വച്ഛമായ സ്വരൂപം അല്ലെങ്കിൽ സുഖസ്വരൂപം, അത് ആണ് എന്നറിയണം. സ്വസ്വരൂപം അതാണെന്നറിയണം. അത് ഈ സുഷുപ്തിയിലല്ലാതെ വേറെ എവിടെയാതെ ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്? സുഷുപ്തി കൂടി ചിന്തിച്ചാലേ മനസ്സിലാവും. യസ്മിൻ സ്വാഭാവ്യ അഭൂ, ചോദ്യമാണ്, എവിടെയായിരുന്നു നീ ഉറക്കത്തിൽ? പറയുന്നു സ്വാഭാവ്യേ, സ്വസ്വരൂപത്തിൽ ആയിരുന്നു അഭൂ. രണ്ടാമതൊന്നുമില്ലാത്ത ആ സ്വസ്വരൂപത്തിലായിരുന്നു. രണ്ടാമതൊന്നുമില്ലെങ്കിൽ പിന്നെ ഇതെല്ലാം ഇവിടുന്ന് വന്നു. അത് പറഞ്ഞല്ലോ, അവൻ പുരുഷൻ ആയിരിക്കുന്നു, ഇത് എന്നും പറഞ്ഞു അധ്യാരോപിതമായി. ഇതെല്ലാം എന്ത് വന്നു, എവിടുന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പരമാർത്ഥത്തിൽ വന്നു എന്ന് ധരിച്ചുകൊണ്ടാണ് ചോദ്യം. പരമാർത്ഥത്തിൽ വന്നില്ലല്ലോ, പരമാർത്ഥത്തിലല്ലാതെ വരാം, അങ്ങനെ സംഭവിക്കാം, അങ്ങനെ ഇതെല്ലാം സംഭവിച്ചു. സംഭവിച്ചതുകൊണ്ട് പരമാർത്ഥമാണോ എന്നില്ല, അതിനാണ് രജ്ജുസർപ്പത്തിന്റെയും മറ്റും ദൃഷ്ടാന്തം പറയുന്നത്. അപ്പൊ പുരുഷനിൽ ഇതെല്ലാം സംഭവിക്കുന്നു, പക്ഷേ ഇതൊന്നും സംഭവിക്കാതെയും പുരുഷൻ ഇരിക്കുന്നു. രണ്ടും എടുത്ത് കാണിക്കുകയാണ്. യസ്മിൻ സ്വാഭാവി അഭൂ, ഈ ഒരു വിഷയം ഗാർഗിന് പിടിയില്ലായിരുന്നു. ഗാർഗിൻ സൂര്യൻ ആത്മാവിനെ അറിയാം, ചന്ദ്ര ആത്മാവിനെ അറിയാം, വിദ്യുത് ആത്മാവിനെ അറിയാം, ഇങ്ങനെ ഒരുപാട് ആത്മാക്കളെ അറിയാം, അതിനെല്ലാം ഉപാസിച്ചുകൊണ്ട് വരുന്നു. പക്ഷേ ഇവിടെ സ്വസ്വരൂപം താൻ ഇങ്ങനെയാണെന്ന് അറിയില്ല, തന്നിൽ ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ള അറിയില്ല. യഥശ്ച സ്വാഭാവ്യാത് പ്രച്യുത സംസാരി, അതാണ് സ്വാഭാവ്യാത് പ്രച്യുത, ഒരു പ്രച്യുതി സംഭവിക്കുന്നു, അതാണ് ഒരു ചുതി സംഭവിക്കുന്നു. എവിടെ നിന്നാ ചുതി സംഭവിക്കുന്നു എന്ന് പറയാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് പരസ്പര വിരുദ്ധമായ കാര്യമാണ്. ഒന്ന് പറയുന്നു ആത്മാവ് അസ്വസ്വരൂപം നിർവിശേഷമാണ് നിരാകാരമാണ് എന്നെല്ലാം പറയുന്നു. അനുഭവത്തിൽ വരുന്നു ഇതെല്ലാമായിട്ട് സവിശേഷമായി സാകാരമായിട്ടൊക്കെ അനുഭവപ്പെടുന്നു. അപ്പൊ ഈ രണ്ടിനെയും എവിടെയാ കൂട്ടി യോജിപ്പിക്കുന്നത്? ഇതൊരു വീഴ്ച പോലെയാണ്, നിൽക്കുന്ന ഒരാൾ മറിഞ്ഞു വീഴുന്ന പോലെ, രണ്ടും രണ്ടാണ്. സ്വസ്ഥമായി ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുന്നു, മറിഞ്ഞു വീണ് വേദന അനുഭവിക്കുന്നതും രണ്ടും രണ്ടാണ്. എന്താ ആരെങ്കിലും ആഗ്രഹിച്ചിട്ട് മറിഞ്ഞു വീഴുകയില്ല, എനിക്ക് മറിഞ്ഞു വീഴണം, മുറിവ് പറ്റണം, വേദന അനുഭവിക്കണം, അതൊന്നും സ്വാഭാവികമായി സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ ആഗ്രഹിക്കില്ല, എന്നാലും വീഴുന്നു. അതുപോലെ ആ സ്വസ്വരൂപത്തിൽ നിന്നൊരു ചുതി സംഭവിക്കുന്നു, അതാണ് ഈ ജാഗ്രത്, അച്യുതി. അതുകൊണ്ട് പറയുന്നത് സംസാരിയാണ്, അസംസാരിയായിരുന്നു, അതുകൊണ്ടാണല്ലോ അച്യുതിക്ക് ശേഷം സംസാരി എന്ന് പറയുന്നത്. ഈ ഉണർവിന് ശേഷം അവൻ സംസാരിയാകുന്നു, അസുഖത്തിലവൻ സംസാരിയാണ് ഇപ്പോഴും. ഇനി പുരുഷൻ എന്ന് പറയുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് അവൻ സംസാരത്തെ ഇങ്ങോട്ട് വരിച്ചു കൊണ്ടുവരികയാണ് നിർവിശേഷതയിൽ. അത് വാസ്തവത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല, അതുകൊണ്ട് പറഞ്ഞ അത് അധ്യാരോപിതമാണ്, കല്പിതമാണ്, വാസ്തവത്തിലില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് സ്വാഭാവ്യാത് പ്രച്യുത സംസാരി, അതിൽ നിന്ന് പ്രച്യുതനായി. പണ്ടല്ലേ നേരെ വിപരീതമായി പറയുന്ന അച്യുതൻ, ചുതിക്കാത്തവൻ എന്ന് പറയുന്നു. അത് സംഭവിക്കുന്നില്ല എന്നാണ്. അച്യുതൻ, ചുതിക്കാതിരിക്കുന്നവൻ എന്നാണ് ഭഗവാനെ കുറിച്ച് പറയുന്നത്. അത് സംഭവിക്കുന്നില്ല. ഇവിടെ അങ്ങനെയല്ല, പ്രച്യുതി സംഭവിക്കുന്നു, മാറ്റം സംഭവിക്കുന്നു. അവൻ സംസാരി, സ്വഭാവവിലക്ഷണ സ്വഭാവത്തിനെല്ലാം മാറ്റം വന്നു. ആ നിർവിശേഷമായ സുഖസ്വരൂപത്തിന് മാറ്റം വന്നു. ഇത്യേതത് വിവക്ഷയ പരിസ്ഥിതി ഗാർഗ്യം പ്രതിഭാവനരഹിതം ബുദ്ധി വിത്പാദനായ. ഈ ഒരു അറിവ് ഉള്ളിൽ വെച്ചുകൊണ്ട് ജാഗ്രതയും സ്വപ്നത്തെയും ഇങ്ങനെ വേർതിരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ജാഗ്രത സ്വപ്നങ്ങളുടെ ആധാരം എന്താണെന്ന് വ്യക്തമാക്കിക്കൊണ്ട്, ഇത്യേത വിവക്ഷയ വിജ്ഞാനമയസ്യ സ്വാഭി സംവേശനാധികരണം തസ്യ ജാഗരം പ്രതി ആകതു അപാദാനം ച ഭക്തി വിച്ഛയ. പുരുഷന് വിജ്ഞാനമയനെന്ന് പറയാം. സുഷുതിയിലാണ് വിജ്ഞാന സ്വരൂപനായിരിക്കുന്നു. അപ്പോ ഈ ജാഗ്രതത്തിൽ ഇതിനെല്ലാം പ്രവേശിക്കുന്നതിനൊരു ഇടം, പ്രവേശിച്ചതെല്ലാം നശിക്കുന്നതിനൊരിടം, ഇല്ലാതാകുന്നതിനൊരിടം. അതിനോട് പറഞ്ഞിരിക്കുന്ന എന്താണ്? സ്വാഭി സംവേശനാധികരണം. ജാഗരം പ്രതി ആഗത അപാദാനം. ഇനി ഇവിടേക്ക് വരാൻ അത് ഒരു അധിഷ്ഠാനം. ഈ ചുതി സംഭവിക്കണമെങ്കിൽ ഒരു ഉറച്ചയിടം വേണ്ടേ? എന്നാലേ മറിഞ്ഞു വീഴാൻ കഴിയും. അതിനാണ് അപാദാനം എന്ന് പറയുന്നത്. എവിടെ നിന്നാണോ അത് സംഭവിക്കുന്ന ആ സ്ഥാനമായി ഇത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി യഥാ സ്വാഭാവികമേവ പരിച്ഛേദി ഇതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് ഇത്യേത വിവക്ഷയ പരിച്ഛേദി ഗാർഗ്യം പ്രതിഭാനരഹിതം പറയുന്നു. ഗാർഗ്യനാകെ അമ്പരന്നിരിക്കുകയാണ്. താൻ വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് ഉപാസനകളൊക്കെ ചെയ്തു, ഒരുപാട് സാധനകളൊക്കെ ചെയ്തു, ഇതിനെല്ലാം ഒറ്റയടിക്ക് നിരാകരിക്കുകയാണ്. അതാണ് പ്രതിഭാനരഹിതം എന്ന് പറയുന്നത്. അജാതശത്രുവിന്റെ വിവരണം കേട്ടപ്പോ ഗാർഗിന് ഒന്നും മിണ്ടാനും പറയാനും ഒന്നും വയ്യ. എന്താണ് എന്താണോ തന്റെ ധാരണകൾ അതിനെ മുഴുവൻ നിഷേധിച്ചു. ധാരണ എന്ന് പറയുന്നത് പലർക്കും അവരവരുടെ അസ്തിത്വമാണ് അതി പിടിച്ചാൽ ജീവിക്കുന്നത്. അപ്പോൾ അതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അടിയോടെ വേരം നിറത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു ഒരാൾ കഴിഞ്ഞ ദിവസം തമാശയായിട്ട് പറഞ്ഞു, ഈ ശങ്കരാചാര്യര് ഇക്കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പറയുന്നതെന്ന് കേൾക്കുമ്പോഴാണ് തോന്നുന്നത്. എന്താ തോന്നുന്നത്? ഇതുവരെ ഞാൻ കാണിച്ചുകൊണ്ടിരുന്ന തന്നെ ഒരു ആത്മീയ സർക്കസായിരുന്നു എന്ന് തോന്നുന്നു. ഇന്നൊരാൾ എന്നോട് പറഞ്ഞതാണ്, അദ്വൈതത്തെ അങ്ങനെ പല സർക്കസുകളുമായിട്ടാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അദ്വൈതത്തെ സംബന്ധിച്ചായി പറയുന്നു, ആത്മീയതയെ മൊത്തം മൊത്തം പറയുന്നതല്ല. അതിന് പല സർക്കസുകളുമുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് അതെല്ലാം കളിക്കും. ഇവിടെ പറയുന്ന അദ്വൈതം, അദ്വൈതത്തെ ഭാഷകാരൻ ഇങ്ങനെയാണ് പറയുന്നു. അത് വളരെ ലളിതവും അനായാസവും, അതിൽ ഒരു സർക്കസുമില്ല. നേരിട്ട് പറയും ഇന്നതാണോ, പക്ഷെ പറഞ്ഞാൽ എന്താ ഒരു ബോധ്യം വരണ്ടേ? ബുദ്ധി വിത്പാദനായ ബോധത്തെ ഉണ്ടാക്കുന്നതിന് വേണ്ടി. ബുദ്ധി നശിച്ചവനിൽ ബോധത്തെ ഉണ്ടാക്കുന്നതിന് വേണ്ടി. അവന്റെ ബുദ്ധി എങ്ങനെയാണ് നശിച്ചത്? അവന് ഒരുപാട് ഭാവനകളും കൽപ്പനകളും ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. ആ ധാരണകളോടുകൂടിയാണ് ഉപദേശിക്കാൻ വന്നത് അജാതശത്രുവിന്. പക്ഷെ അജാതശത്രു അതിനൊക്കെ നിഷേധിച്ച് തന്നിലേക്ക് തന്നെ കൊണ്ടുപോയി. അതായത് ഇയാളുടെ അറിവ് സൂര്യനെ സംബന്ധിച്ചും ചന്ദ്രനെ സംബന്ധിച്ചും വിദ്യതിനെ സംബന്ധിച്ചൊക്കെയുള്ള ബ്രഹ്മബോധമായിരുന്നു. അതിനെല്ലാം ഒറ്റയടിക്ക് നിഷേധിച്ചു, എന്നിട്ട് അവനിലേക്ക് തന്നെ കൊണ്ടുപോയി. ബ്രഹ്മ എവിടെയാണ്? നിന്നിൽ തന്നെയാണ്. അതെവിടെ? നിന്റെ ഈ അനുഭവത്തിൽ തന്നെ, നിന്റെ ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തി അനുഭവങ്ങളിൽ തന്നെ. അത് പറഞ്ഞപ്പോൾ തന്നെ പ്രതിഭാനരഹിതനായി, ഒന്നും പറയാൻ കഴിയാത്തവനായി, ബുദ്ധിയും വാക്കൊന്നും പ്രവർത്തിക്കാത്തവനായി. നീ ഇതുവരെ മനസ്സിലാക്കുന്നുണ്ടോ എന്നാ ചോദിച്ചത്. എത്രയേഷ ഏത സുപ്തോ അഭൂത്. ഇവിടെ പറഞ്ഞു എന്താണോ, എത്രയേഷ സുപ്ത അഭൂത് ഏഷ വിജ്ഞാനമയ പുരുഷ കോ ഏഷ തഥ അഭൂത് എന്നാണ്. നീ അതിനെക്കുറിച്ച് ചിന്തിച്ചോ. നീ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ഉപാസിക്കാൻ പോകുന്നു. നിന്നിലിരിക്കുന്ന നിന്റെ സ്വരൂപമായിരിക്കുന്ന ആത്മാവിനെ കുറിച്ച് നീ ചിന്തിച്ചോ. ആത്മാവ് തന്നിൽ താനാണ് എന്നുള്ള തന്നിലാണ് ബന്ധവും മോക്ഷവുമല്ല. അതെല്ലാം തന്റെ ബോധത്തെ ആശ്രയിച്ചാണ്, ബുദ്ധി വിത്പാദനായ ആ ഒരു ബോധത്തെ ഉണ്ടാക്കുന്നതിന് വേണ്ടി. ബുദ്ധിരഹിതനായ ഒരുവന് ബോധത്തെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗാർഗിനോട് ചോദിക്കുന്നു. കോ ഏഷ തഥ അഭൂത് കുത ഏത് തകത്ത് നീ എവിടെയായിരുന്നു അപ്പോ എന്നാണ്. ഏഷ എന്ന് പറയുന്നത് പ്രത്യക്ഷമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവനെ തന്നെ ചൂണ്ടിക്കാണുകയാണ്. നീ ആരാണെന്ന് തന്നെ മറ്റാരും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, നിനക്കാരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഏഷ സ്വാനുഭവത്തെ കാണിക്കുകയാണ്, ഞാൻ ആരാണെന്ന് എനിക്കറിയാം, ഈ ഞാൻ എവിടെയായിരുന്നു, കുത തഥാ അഭൂത് ക്വ അഭൂത് എവിടെയായിരുന്നു എന്നാണ്. സുഷുതിയെ കുറിച്ചാണ് ചോദിക്കുന്നത്, മറ്റൊന്ന് സമാധിയെ കുറിച്ചൊന്നും അല്ല ഇവിടെ ചോദിക്കുന്നത്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നു. സുഷുതിയെ കുറിച്ചാണ് ചോദിക്കുന്നത്, കുത ഏത് ആഗാ ഇതൊക്കെ ഇവിടുന്ന് വന്നു. ഇത്യേത് ഉഭയം ഗാർഗേണ ഏവ പൃഷ്ഠമേമാസി തഥാപി ഗാർഗേണ പൃഷ്ഠം ഇതി ന ഉദാസ്യേ അജാതശത്രു ബോധയിതവ്യ ഏവേദി പ്രൗഢ. ഇവിടെ പറയുന്നു ഇത് അറിയേണ്ടവൻ സാധാരണ പറയും നാ പൃഷ്ഠം കസ്യചിത് ബ്രൂയാ എന്നുവെച്ചാൽ അന്യായേന പൃച്ഛത. പൊതുവായൊരു നിയമമാണ്, ചോദിക്കാത്തവനോട് ഇത് പറയണ്ട. ഇതം നാ തപസ്കായ ഗീതയിലും മറ്റും പറഞ്ഞില്ല, ചോദിക്കുന്നത് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ അങ്ങനെയാണ് പറയുന്നത്, ഇതെല്ലാം സ്വയം അവൻ തന്നെ ചോദിക്കേണ്ടതായിരുന്നു, ആരോട്, അവനോട് തന്നെ ചോദിക്കേണ്ടതായിരുന്നു. ആത്മാവിനെ അന്വേഷിച്ച് കിടക്കുന്നവൻ, മോക്ഷത്തെ അന്വേഷിച്ച് കിടക്കുന്നവൻ സ്വയം ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഇതൊക്കെ. എന്തിനു വേണ്ടി ഇത് കൊണ്ടെന്താ നേടുന്നത്, അവൻ അവനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഗാർഗീയനൈവ പൃഷ്ഠവ്യം ആസീ എന്നാണ്, ഗാർഗീയൻ തന്നെ ചോദിക്കേണ്ട ചോദ്യമായിരുന്നു. തഥാപി ഗാർഗീയനെ പൃഷ്ഠം, ഗാർഗീയൻ അത് ചോദിച്ചില്ല, തന്നോടും ചോദിച്ചില്ല. ഇവിടെ അജാതശത്രുവിനോടും ചോദിച്ചില്ല, അതല്ലേ പറയുന്നത്. കോഹം കുതോ ജഗതിതം, താൻ ആരാണ്, ഈ ജഗത്ത് എവിടെ നിന്ന് വന്നു എന്ന് തന്നോടാണ് ചോദിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇതിനെ കുറിച്ച് പറയുന്നത് ആത്മചിന്ത ആത്മശ്രവണം എന്നെല്ലാം പറയുന്നു. ആത്മചിന്ത തനിക്കല്ല വേറൊരാൾക്ക് ചെയ്യാൻ പറ്റും, അസാധ്യമല്ലല്ലോ. ആത്മശ്രവണവും തനിക്കല്ല ചെയ്യാൻ പറ്റും, വേറൊരാൾക്ക് വേണ്ടി തനിക്ക് ചെയ്യാൻ പറ്റും. വേറെ ആരെങ്കിലും തനിക്ക് വേണ്ടി ചിന്തിച്ചാൽ തനിക്ക് ബോധം ഉണ്ടാവും, ബോധം തന്നിൽ ഉണ്ടാവണമെങ്കിൽ താൻ തന്നെ ശ്രമിക്കണം, താൻ തന്നെ മനനം ചെയ്യണം, രണ്ടാമതൊരാൾക്ക് അത് സാധ്യമല്ല. ഇതെല്ലാം ഗാർഗീയൻ തന്നെ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ എന്നെ പൃഷ്ഠം സ്വയം ചെയ്തില്ല. ഇവിടെ അജാതശത്രുവിനോട് ചോദിച്ചതുമില്ല, കാരണം ബുദ്ധിയെല്ലാം നേരെ വിപരീതമായിരുന്നു. ഉദാസ്തേ അജാതശത്രു ബോധയിതവ്യ ഏവേദി പ്രവർത്തി, ഇത് കണ്ടിട്ട് അജാതശത്രു ഉദാസീനനായിരുന്നില്ല. ഓ, ഇവൻ രക്ഷപ്പെടത്തില്ല, ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, മണ്ടൻ എന്ന് കരുതി ഉപേക്ഷ വിചാരിച്ചില്ലെന്നാണ്. കാരണം തീരെ മണ്ടനല്ലല്ലോ കാർഗിൻ, ഉപദേശിക്കാൻ വന്നയാളല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്തു, ബോധയിതവ്യ ഏവ, ഇവനെ ബോധിപ്പിച്ച് തന്നെ തീരണം, ഇവന്റെ തലയ്ക്കകത്തേക്ക് ഇതിനെ ഇടിച്ചു കയറ്റണം. ഇതി പ്രവർത്തത എന്ന് പറഞ്ഞൂടെ ഉപദേശിക്കുന്നതാണ് ഈ സന്ദർഭം, ഉപനിഷത് സന്ദർഭം. അപ്പോ അവിടെ ഗുരു എന്നുള്ള നിലയ്ക്ക് അജാതശത്രു തന്റെ ജോലി ചെയ്യുന്നു, ഉപദേശിക്കുന്നു. പക്ഷെ ഗാർഗിൻ ഇവിടത്തിന്റെ തുടക്കത്തിൽ ആ നിലയ്ക്ക് ഉയർന്നില്ല, എന്താണോ ആവശ്യമുള്ളത് ഗ്രഹിക്കാൻ സന്നദ്ധനായില്ല, അതിന്റെ ലക്ഷണമൊന്നും കാണിച്ചിരുന്നു. എന്നുവെച്ചാൽ അവിടെ ജിജ്ഞാസ ഉണർന്നു, അത് ആവശ്യപ്പെട്ടില്ല. ആവശ്യപ്പെട്ടില്ലെങ്കിലും തന്റെ ചുമതല അജാതശത്രു നിർവഹിക്കുന്നു, ബലാത്കാരമായി ഇതിനെ ബോധിപ്പിക്കുന്നു എന്നാണ്. എന്തുകൊണ്ട്, പ്രതിഭാനരഹിതം, ഗാർഗൻ ഇവിടെ പ്രതിഭാന ശൂന്യനായിരിക്കുന്നു. ഒന്നും ചിന്തിക്കാൻ കഴിയാത്തവനായി മനസ്സിലാക്കാൻ കഴിയാത്തവനായി പറയാൻ കഴിയാത്തവനായിരിക്കുന്നു. അവനത് ഉണ്ടാക്കണ്ടേ? അതൊരു വലിയ തത്വമാണ് ഇവിടെ പറയുന്നത്. ഗുരുവിന്റെ സാമീപ്യത്തിൽ കഴിയുന്നു എന്നുള്ളത് കൊണ്ടായില്ല. അതുകൊണ്ട് മാത്രം അഭിമാനിക്കാനൊന്നുമില്ല. അവിടെ ശിഷ്യന്റെ ഭാഗത്തു നിന്ന് വേണ്ട, ഗുരു ചെയ്യേണ്ടത് ചെയ്യും, എന്നാലും ശിഷ്യന്റെ ഭാഗത്തു നിന്ന് വേണ്ട കാര്യങ്ങൾ, ജിജ്ഞാസ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകണം. ശിഷ്യന്റെ ഭാഗം പൂർണ്ണമാകണം. പിന്നീട് ഗുരുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം? ഇത്രയും വർഷം ഗുരുവിന്റെ സമീപത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം? ഗുരു അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോധേതം ഏവേലി പ്രവർത്തതേ, ഇവനെ രക്ഷപ്പെടുത്തണോ എന്നുള്ള ഇതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവന്റെ ഭാഗത്ത് പ്രവർത്തനം ഇല്ലെങ്കിൽ അത് പ്രയോജനശൂന്യമായി തീരും. അവസാനമെല്ലാം കൂടെ ഗുരു ഉരുട്ടി വായി വെച്ച് തരും. അതിലൊക്കെ സുഖമായിട്ട് ഉദാസീനനായിരിക്കാന്ന് പറഞ്ഞാൽ കാര്യം നടക്കത്തില്ല എന്ന്. ശിഷ്യന്റെ ഭാഗത്തു നിന്നും പ്രവൃത്തി ആവശ്യമാണ്. അതങ്ങനെ വഴിക്ക് തന്നെ പ്രവർത്തിക്കണം. ഏത് വഴിക്കാണോ പ്രവർത്തിക്കേണ്ട ആ വഴിക്ക് തന്നെ പ്രവർത്തിക്കണം എന്നുള്ളതും ഇവിടെ വ്യക്തമാക്കുന്നു. ജപൈഷ്യാം ഏവേദി പ്രതിജ്ഞാതത്വ, കാരണം ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്താണോ, ഞാൻ തന്നെ ഇത് ബോധിപ്പിക്കാം, വ്യക്തമായി ധരിപ്പിക്കാം. നീ ധരിക്കാൻ തയ്യാറാകും, അതിന് തയ്യാറായില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് കാര്യമുണ്ട് എന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അപ്പൊ അങ്ങനെ പ്രതിജ്ഞ ചെയ്താൽ മഹാത്മാക്കൾ ആ പ്രതിജ്ഞ മാറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ആ പ്രതിജ്ഞയ്ക്ക് അനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു. പക്ഷെ ശിഷ്യനതിന് തയ്യാറാകണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്.